പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 31-ാം ശ്ലോകം. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോനസൂയന്തോ മുച്യന്തേ ദേവി കർമ്മഭിഃ. മതം കർമ്മകർത്തവ്യം ഇതി സപ്രമാണം ഉക്തം തത്തഥാ. യദേതൻ മതം, മതം അഭിപ്രായം, എന്റെ അഭിപ്രായത്തെ എങ്ങനെയുള്ള അഭിപ്രായം? കർമ്മകർത്തവ്യം, കർമ്മം ആവശ്യം അനുഷ്ഠിക്കേണ്ടതാണ് കർമ്മയോഗി. ഇതി സപ്രമാണമുക്തം, അത് പ്രമാണപൂർവം ചർച്ച ചെയ്തു കർമ്മയോഗിക്ക് വേണ്ടി. യേമേ മതീയം ഇതം മതം നിത്യമനുതിഷ്ഠന്തി, ആരാണോ ഇതിനെ നിരന്തരം അനുഷ്ഠിക്കുന്നത്. ഇവിടെ പ്രധാനമായി പറയുന്നത് അർജുനനോട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് നിർത്തിയ കാര്യമാണ്. സന്യസ്യ യുദ്ധ്യസ്വ, അതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. കർമ്മയോഗത്തിന്റെ ഏറ്റവും മുഖ്യമായ സിദ്ധാന്തം അതാണ്. സന്യസ്യ യുദ്ധ്യസ്വ, രണ്ട് ക്രിയകളാണ്. യുദ്ധസ്വ എന്ന് പറയുമ്പോൾ സ്വധർമ്മം ചെയ്യുക, ആ സമയം സന്യസ്യ. അർജുനൻ ഇവിടെ വരുമ്പെടുന്ന എന്തിനാണോ? സന്യസിക്കാനാണ്. സന്യസിച്ചിട്ട് അർജുനൻ പറയുന്നു കർമ്മത്തെ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുക. അർജുനനെ സംബന്ധിച്ച് സ്വധർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. അത് ശരിയല്ല, അതിനെ തിരുത്തിയാണ് ഭഗവാൻ. സ്വധർമ്മത്തെ ഉപേക്ഷിക്കുന്നതല്ല സന്യാസം, മറിച്ച് സന്യസിച്ചിട്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക. അതാണ് ഇതം മതീയം മതം എന്ന് പറഞ്ഞത്. നിത്യം അനുതിഷ്ഠന്തി അനുകടത്തന്തേ, സദാ അതനുവർത്തിക്കണം. ഇവിടെ സന്യാസത്തെയും സ്വധർമ്മ അനുഷ്ഠാനത്തെയും സമന്വയിപ്പിക്കുക. ബാഹ്യമായി പരസ്പര വിരോധമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നു കർമ്മങ്ങളെ സന്യസിക്കുക, പിന്നെ പറയുന്നു ആ കർമ്മത്തെ അനുഷ്ഠിക്കുക. രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് തോന്നാം. അത് വരാൻ പാടില്ല. മാനവഃ മനുഷ്യഃ ശ്രദ്ധാവന്തഃ, ശ്രദ്ധയുള്ളവർ അവർക്ക് ഇത് പറ്റൂ. അത്രയും മനസ്സിന് ജാഗരൂകതയുള്ളവർക്കേ പറ്റൂ ഇതിനെ മനസ്സിലാക്കാൻ. തന്നെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അനുഷ്ഠാനം. കർമ്മത്തെ സന്യസിക്കാനും കർമ്മത്തെ അനുഷ്ഠിക്കാനും പറയും. അതെങ്ങനെയാണ് സന്യാസം? അതാണ് അവിടെ പറഞ്ഞു മൈ സന്യസ്യ, ഭഗവാനിൽ കർമ്മത്തെ സന്യസിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഭഗവതർപ്പണമായി കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് എന്നർത്ഥം കിട്ടും. അതാണ് ഗീതയിലെ മുഖ്യമായ സന്യാസം. അതാണ് ഇതിൽ ആവർത്തിച്ച് പറയും. കുറുവൻ നബി നലിപ്യതേ, കുറുവൻ നബി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നലിപ്യതേ, അതവനെ ബാധിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ സന്യാസം. കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷ എടുക്കുന്ന എവിടെയെല്ലാം കർമ്മസന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം ഇത് തന്നെയാണ്. സർവധർമാൻ പരിത്യജ്യ, അവിടെയും പറയുന്നുണ്ട് സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട്. അതിന് ഇവിടെ പറയുന്നു മയി സർവാണി കർമാണി സന്യസ്യ, സർവകർമ്മങ്ങളെയും സമർപ്പിച്ചിട്ട്. അവിടെ പറയും ശരണം വ്രജ, ആ ശരണാഗതിയാണ് ഇവിടെയും പറയുന്നത്. മയി എന്നിൽ, ഭഗവാനിലുള്ള സർവകർമ്മ സമർപ്പണം, അത് തന്നെയാണ് അവിടെ പറയുന്നത് ശരണാഗതി. അനന്യ ചിന്ത എന്തോ മാം, വേറെ തരത്തിൽ പറയും അനന്യമായി എന്നെ ചിന്തിച്ചുകൊണ്ട്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ ഈ സന്യാസത്തെ കുറിച്ച് പറയും. കർമ്മ സമർപ്പണ രൂപത്തിലുള്ള കർമ്മസന്യാസം. അപ്പോൾ കർമ്മത്തെ അവിടെ ബാഹ്യമായി ഉപേക്ഷിച്ചിട്ടല്ല സന്യസിക്കുന്നു, കർമ്മത്തെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിലൂടെ അവിടെ സന്യാസം അനുഷ്ഠിക്കുകയാണ്. ശ്രദ്ധാവന്തഃ ശ്രദ്ധാധാനാഃ, ശ്രദ്ധാധനന്മാർ. അനസൂയന്തോ അസൂയാം ച മയി പരമഗുരു വാസുദേവി അക്രുവന്തോ. അസൂയയില്ലാത്തവരായി. അസൂയ എന്ന് പറയുന്നത് എന്താണ്? ഗുണത്തിൽ ദോഷം കാണുന്നതാണ് അസൂയ. ഉപദേശിക്കുന്നവനിൽ ഉപദേശത്തിൽ ദോഷങ്ങൾ ചിന്തിക്കുക, ഇതെങ്ങനെ സാധ്യമാകും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ദോഷങ്ങൾ വരത്തില്ലെന്ന് ചിന്തിക്കുക. നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ടല്ലോ, സർവവും ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അകർമ്മണ്യത വരുമോ, കർമ്മരാഹിത്യം വരുമോ, കർമ്മങ്ങൾ നേരെ ചെയ്യാൻ കഴിയുമോ, കർമ്മത്തിന് പൂർണ്ണതാതി കൊണ്ട് വരുമോ, കർമ്മത്തിൽ മനുഷ്യന് താല്പര്യം കുറയും, കർമ്മങ്ങളിൽ മനുഷ്യന് ഉദാസീനനാകും, ധർമ്മവും അധർമ്മവും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അധർമ്മാചരണത്തിലേക്ക് പോവും. തെറ്റ് ചെയ്താലും പറഞ്ഞല്ലോ കുറ്റബോധമില്ലാതെ തെറ്റ് ചെയ്യും. ഈ തരത്തിൽ ദോഷങ്ങൾ ചിന്തിക്കും. വാസ്തവത്തിൽ ശ്രദ്ധയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് ദോഷങ്ങൾ കണ്ടെത്താൻ കഴിയും. അതാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശ്രവിക്കുമ്പോൾ അത്തരം അസൂയ മനസ്സിൽ കടന്നു വരാൻ പാടില്ല, ദോഷാരോപണം വരാൻ പാടില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ അത് വരത്തില്ല, വിപരീത ചിന്തകൾ വരാൻ പാടില്ല. അനസൂയന്ത അസൂയാംശമായി പരമഗുരു വാസുദേവി അക്രുവന്ത ഉപദേഷ്ടാവനും ഉപദേശത്തിൽ. അത് പലപ്പോഴും ശ്രോതാവിന് പലപ്പോഴും തന്നെ കുറച്ച് വലിയ മതിപ്പ് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ആ സ്ഥാനത്ത് താനായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു, അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഉപദേശിച്ചെ എന്ന് ചിന്തിച്ചു. അങ്ങനെ തോന്നാറുണ്ടല്ലോ. ഈ ഗുരുക്കന്മാരുടെ സന്നിധി കഴിയുന്ന ശിഷ്യന്മാരെയും പലപ്പോഴും ഗുരുക്കന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചെയ്യേണ്ടതായിരുന്നു, അത് ശരിയല്ല, കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്നുവെച്ചാൽ ഗുരുവിനെ ഉപദേശിക്കുന്നതിനുള്ള ഒരു വാസന ഉള്ളിൽ കാണും എപ്പോഴും ശിഷ്യൻ. അതാണ് ഇവിടെ പറയുന്ന അഭ്യസൂയ. ഗുരുവിനോട് ബഹുമാനക്കുറവുണ്ടല്ല. എന്നാൽ മനസ്സിലിതിങ്ങനെ പൊന്തി വരും. ഗുരുവിനോട് ആദരവൊക്കെ ഉണ്ട്, ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പ്രകടിപ്പിച്ചാലും മനസ്സിൽ ഇതും കൂടെ കടന്നു വരും, ഗുരുവിനെ ഉപദേശിക്കുന്നതിനുള്ള ഒരു വാസന. തന്റെ ഉള്ളിലിരിക്കുന്ന ഗുരുത്വം ചിലപ്പോൾ ശിഷ്യത്വത്തെ മറികടക്കും. അതുകൊണ്ട് അല്ലേ ഗുരുവിന് മുമ്പിൽ നാഴിക 40 വട്ടം മറിഞ്ഞു വീണുന്നവനും ഉപദേശിക്കും, സാഷ്ടാംഗം പ്രണമിക്കുന്നവനും ഉപദേശിക്കാൻ തോന്നും മനസ്സിൽ. ഗുരു ചെയ്യുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നു, കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചെയ്തിരുന്നെങ്കിൽ. ഗുരുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച്, ഗുരുവിന്റെ ചിന്തകളെക്കുറിച്ച്, ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകും. അപ്പോ അതൊരു വാസനയാണ്. ഗുരുവിനെ ഗുരു എന്ന് വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. അഭ്യസൂയ എന്നിവിടെ പറയുന്നു. അതിൽ ചെറുതായ ദോഷം കാണും. ഗുരുവിൽ വിശ്വാസവും ശ്രദ്ധയും ഉള്ളവരിൽ തന്നെ അത് വരും. അത് പരമഗുരു, പരമഗുരുവായ വാസുദേവ അകൃബന്ധ, അത് ചെയ്യാൻ പാടില്ല. ചെയ്യാതെ മുച്ചന്തേ തേപ്പി ഏവം ഭൂതാഹ, അങ്ങനെ ചെയ്യാത്തവർ കർമ്മഭീ ധർമ്മ അധർമാഖ്യേഹി. അവിടെ ശ്രദ്ധിക്കുക, എന്തിൽ നിന്ന് മോചിക്കുന്നു അവൻ? കർമ്മങ്ങളിൽ നിന്നോ എന്തിൽ നിന്നോ? ധർമ്മത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ എന്താണ്? അവനിൽ ധർമ്മവും അധർമ്മവും ഉണ്ട്, രണ്ടും ഉള്ളിടത്താണ് അതിൽ നിന്ന് മോചിക്കേണ്ട ആവശ്യം വരുന്നത്. ധർമ്മവും അധർമ്മവും, ധർമ്മം മാത്രമായി ഒരു അനുഷ്ഠിക്കാൻ കഴിയത്തില്ല. അവൻ അനുഷ്ഠേയമായി അനുഷ്ഠിക്കേണ്ടതായി എന്തെങ്കിലും വരുമ്പോൾ അവിടെ കുറച്ച് അധർമ്മവും വരും, വന്നു പോകും, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. രണ്ടിൽ നിന്നും മോചിക്കണം. ആ രണ്ടിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന സമർപ്പണം, അല്ലെങ്കിൽ സമർപ്പണ രൂപത്തിലുള്ള കർമ്മ സന്യാസം. ഇവിടെ കർമ്മസന്യാസവും കർമാനുഷ്ഠാനവും രണ്ടും ഒന്നാണ്, രണ്ടല്ല. കർമാനുഷ്ഠാനത്തിൽ തന്നെ കർമ്മസന്യാസവുമുണ്ട്. അഹന്തയും മമതയും ത്യജിക്കുന്നതോടുകൂടി ആ കർമാനുഷ്ഠാനം കർമ്മസന്യാസമായി മാറുകയാണ്. അപ്പം അതിൽ വന്നു ചേരുന്ന ധർമാധർമ്മങ്ങളിൽ നിന്ന് അവൻ മോചിക്കപ്പെടണം. അപ്പോൾ കർമ്മയോഗം ഒരിക്കലും ഒരുവനെ അധർമാനുഷ്ഠാനത്തിന് പ്രേരിപ്പിക്കത്തില്ല, മറിച്ച് അവനെ അതിൽ നിന്ന് മുക്തനാക്കിക്കൊണ്ടിരിക്കും. ഇതിനെ ശ്രദ്ധയോടുകൂടി ഉൾക്കൊണ്ട് അനുഷ്ഠിക്കുന്നവരുടെ കാര്യം പറയുകയാണ്. ഇത് കേൾക്കുന്നവരെല്ലാം ഇതുപോലെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തുമില്ല. അത് ഭഗവാൻ അറിയാം, ഉപദേശിക്കുന്ന ആളും അറിയാം. അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ശ്ലോകത്തിൽ ഏ മാനവാഹ, ഏത് മനുഷ്യരാണോ, മേ ഇതം മതം, എന്റെ ഈ തത്വത്തെ, എന്റെ ഈ അഭിപ്രായത്തെ ശ്രദ്ധാവന്ത, ശ്രദ്ധയുള്ളവരായി, അനസൂയന്ത, ദോഷം കാണാത്തവരായി, നിത്യം അനുതിഷ്ഠന്തി, നിത്യവും അനുഷ്ഠിക്കുന്നത്, തേപി അവരും, കർമ്മഭി മുച്ചന്തി, എല്ലാ കർമ്മങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും. ഉപദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം അർജുനോട് അവസാനം പറയുന്നുണ്ട്, എന്താണ് യഥേച്ഛസി തഥാകുരു, നിന്റെ ഇഷ്ടം എന്തോ അതുപോലെ ചെയ്യുക. നിന്റെ ഇഷ്ടം എന്തോ അതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിനക്കിത് ചെയ്യാതെയും ഇരിക്കാം എന്നൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ധരിച്ചു. പക്ഷെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. അതാണ് ഇനി പറയുന്നത്. യേമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോനസൂയന്തോ മുച്യന്തേ ദേവി കർമ്മഭിഹി ഏത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാൻസ്ഥാൻ വിധി നഷ്ടാന ചേതസഃ. ഏതു തദ്വിപരീത. ചിലരിത് കേട്ടുകഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നു, അതിന് വിപരീതമായി ഏതൻ മമ മതം എന്റെ ഈ തത്വത്തെ അഭ്യസൂയന്തോ നിന്ദന്തോ നിന്ദിക്കുന്നു എന്ന് ചോദിച്ചാൽ ദോഷങ്ങളെ കാണുന്നു. ഇതിനെക്കുറിച്ച് പല ആരോപണങ്ങളും പറയുന്നു. ഉപദേശിക്കുന്നവനെ കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും പറയുന്നു. നാനുതിഷ്ഠന്തി അനുസരിക്കുന്നില്ല, അനുവർത്തന്തി മീ മതം എന്റെ ഈ തത്വത്തെ പിന്തുടരുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ പിന്തുടരാതിരിക്കുന്നതിന് ഒരുവന് സ്വാതന്ത്ര്യമുണ്ട്. യഥേച്ഛസി നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാം എന്നതിനർത്ഥമില്ല, മറിച്ച് ചെയ്തേ തീരൂ. ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ്, കടപ്പെട്ടവനാണ് എന്നുള്ളതാണ്. പിന്നെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ട്? കാരണം അങ്ങനെയുള്ളവരുമുണ്ട്, ചെയ്യാത്തവരുമുണ്ട്, ഇതിനെ നിന്ദിക്കുന്നവരുമുണ്ട്, അവരിത് ചെയ്യാതിരിക്കും. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ അതിന്റെ ദോഷം അവരനുഭവിക്കേണ്ടി വരും. അവരെന്ത് ചെയ്യുന്നു? സർവേഷു ജ്ഞാനേഷു വിവിധം മൂഢാഹ, മൂഢന്മാർ, അവരെ മൂഢൻ എന്നാണ് വിളിക്കുന്നത്. അവരെ കുറിച്ച് പറയാമെന്നുള്ളതിൽ, ഉപയോഗിക്കാമെന്നുള്ളതിൽ അങ്ങേറ്റത്തെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മൂഢൻ, മൂഢമതേ. ഇതുകൊണ്ടുകൊണ്ടാണ് ശങ്കരാചാര്യർ പലയിടത്തും മൂഢമതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മൂഢന്മാര് സർവജ്ഞാനവിമൂഢാൻ, സർവജ്ഞാനങ്ങളിലും മോഹിതരായിരിക്കുന്നവർ എന്ന് വെച്ചാൽ ഇതുവരെയുള്ള എല്ലാ ഉപദേശങ്ങളും ഒന്നുപോലും ഉള്ളിലേക്ക് കടക്കാത്തവർ, എല്ലാത്തിനും വിപരീത ബുദ്ധിയോടുകൂടിയിരിക്കുന്നവർ, സർവജ്ഞന്മന്യന്മാരായിരിക്കുന്നു. അവർ കരുതുന്നു ഇതൊന്നും എനിക്കാവശ്യമില്ല എന്ന് കരുതുന്നു. ഈ ഉപദേശങ്ങളെല്ലാം അതിജീവിച്ചവരായി സ്വയം ഭാവിച്ചിരിക്കുന്നവർ ആ സർവജ്ഞാന വിമൂഢാൻ. ഒരു സ്വയം സർവജ്ഞന്മാരായിട്ട് കരുതുകയും എന്നാൽ പരമാർത്ഥം അറിയാതിരിക്കുകയും ചെയ്യുന്നു. താൻ വിദ്ധിദാനീഹി നഷ്ടാൻ നാശം ഗതാൻ, അവർ നശിച്ചതായി തന്നെ കരുതിക്കൊള്ളുക. നഷ്ടാൻ, അവർ നശിച്ചിരിക്കുന്നു. വേറൊരു ഭാഗത്ത് പറയും, ക്ഷിപാമി അജസ്രം, അവരെ ഞാൻ ആസുരേഷ്യവ യോനിഷു, അവരെ ആസുര യോനികളിലേക്ക് ഞാൻ തള്ളിയിടുന്നു, നരകത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇതിനെ നിന്ദിക്കുകയും തത്വത്തെ, ഇതെല്ലാം ആധ്യാത്മിക ശാസ്ത്രങ്ങളും പറയുന്നതാണ്. ആരാണോ ഈ ഉപദേശത്തെ സ്വീകരിക്കാതിരിക്കുന്നത് അവൻ നരകത്തിൽ പോകുന്നു. ആരാണ് അതിനെ നിന്ദിക്കുന്നത്, ഏത് ദോഷം കാണുന്നത്? അവനെ ആസുരീഷ്യവൈ മനുഷ്യൻ, അജസ്രം നിരന്തരം അനേക ജന്മങ്ങളിൽ അവൻ ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും, മൃതപ്രായനായി ജീവിക്കേണ്ടി വരും. ഇത് പറയുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് യഥേച്ഛസി തഥാഗുരു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കാം, ഇതൊന്നും സ്വീകരിക്കാതിരിക്കാം എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെ ഇത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ സ്വീകരിക്കാത്തവരുമുണ്ട്, അതിന്റെ ദോഷവും പറയുന്നുണ്ട്. അച്ഛേതസഹ അവിവേകിനഹ, അവിവേകികളായിട്ടുള്ളവർ ഇത് സ്വീകരിക്കാറില്ല, അവർക്കിതിന്റെ ദോഷം വരും, അവർ നശിക്കും എന്നാണ്. അതിനപ്പുറം വേറൊരു വാക്ക് പറയാനില്ല, അത് അവർക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. നശിക്കും, ഏതു ആരാണോ ഏത അഭ്യസൂയന്ത, ഇതിനെ ദുഷിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് മേ മതം നനുതിഷ്ഠന്തി, എന്റെ ഈ അഭിപ്രായത്തെ അനുസരിക്കാതിരിക്കുന്നത്, സർവജ്ഞാന വിമൂഢാൻ, സർവജ്ഞാനങ്ങളിലും സർവജ്ഞാനത്തിലും മോഹിതരായിരിക്കുന്ന അചേതസഹ അവിവേകികളായ താൻ അവരെ നഷ്ടാൻ വിധി, നശിച്ചവരായി തന്നെ കണക്കാക്കുക, അവർ നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വാസ്തവത്തിൽ നമുക്ക് തന്നിട്ടില്ല, ഇതനുഷ്ഠിച്ച് തന്നെ തീരണം എന്നാണ് അഭിപ്രായം. പക്ഷെ ഇത് കേട്ടാലും അനുസരിക്കാത്തവരുണ്ട് എന്നുള്ള കാര്യം ഭഗവാനും അറിയാം. അവരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, സർവനാശമാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഏത്യേതദഭ്യസൂയന്തോ നാനു തിഷ്ഠന്തി മേ മതം വിധി നഷ്ടാന ചേതസഹ. ഇത്രയും വലിയ സദുപദേശങ്ങളെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് നന്നാകുന്നില്ല? അതാണ് അടുത്തു പറയുന്നു. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. കസ്മാത്മനഃ കാരണാത് ത്വദീയം മതം നാനുതിഷ്ഠന്തഃ പരധർമാൻ അനുതിഷ്ഠന്തി. എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ത്വദീയം മതം നാനുതിഷ്ഠന്തഃ നിന്റെ ഈ അഭിപ്രായത്തെ സ്വീകരിക്കാതിരിക്കുന്നത്? പരധർമാൻ അനുതിഷ്ഠന്തി, ഇതിന് വിപരീതമായിട്ടുള്ള ധർമ്മങ്ങൾ മനുഷ്യൻ ആചരിക്കുന്നു, ദുർമാർഗത്തെ സഞ്ചരിക്കുന്നു. സ്വധർമ്മം ചെന്ന അനുവർത്തന്തെ, സ്വധർമ്മത്തെ അവനവൻ ചെയ്യേണ്ടതിന് ആരും ചെയ്യുന്നില്ല. തൊത്പ്രതികൂല, അവരെല്ലാം വാസ്തവത്തിൽ സർവശക്തനായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനെ ധിക്കരിക്കുകയാണ്. അതിനെങ്ങനെ അവർക്ക് കഴിയുന്നു ഈശ്വരനെ നിഷേധിക്കാനും ഈശ്വരന് വിരുദ്ധമായി, ഈശ്വരന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിരിക്കാനും? അപ്പൊ ഈശ്വരൻ അധീനനല്ലയോ ജീവന്മാർ, ഈശ്വരാധീനരല്ലയോ ഈശ്വരൻ, ഇവരെ ഇവരുടെ മേൽ സ്വാധീനമില്ലയോ? സർവശക്തനും സർവജ്ഞനുമായ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരൻ മനുഷ്യരെല്ലാം നേരെ നടത്തിക്കൂടെ? ഈശ്വരന്റെ നിയന്ത്രണത്തിന് അപ്പുറമാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ത്വത് പ്രതികൂലാഹ, എങ്ങനെ കാര്യങ്ങൾ നിനക്ക് പ്രതികൂലമാകുന്നു? ഈശ്വരന്റെ അഭിപ്രായം ഇതാണെങ്കിൽ, ഈശ്വരന്റെ താല്പര്യം ഇതാണെങ്കിൽ മനുഷ്യൻ ഇതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇതെല്ലാം ഈശ്വര ശക്തിക്ക് അധീനമാണ്. പിന്നെ എങ്ങനെ മനുഷ്യൻ വിപരീതമായിരുന്നു? കഥം ന ബിഭ്യതി, എന്തുകൊണ്ടവൻ ഭയക്കുന്നില്ല? ത്വത് ശാസന അതിക്രമ ദോഷ, നിന്റെ ശാസനത്തെ അതിക്രമിക്കുന്നത് ദോഷമാണ്. നിന്റെ ഉപദേശത്തെ എന്നെ വിപരീതമായി സഞ്ചരിക്കുന്ന ദോഷമാണ്. ഇതിനെ എന്തുകൊണ്ട് ഭയക്കുന്നില്ല? ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണെങ്കിൽ ഈശ്വരന്റെ മതമനുസരിച്ചാണ് ജീവന്മാരെല്ലാം പോകേണ്ടത്. ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ഈ വൈപരീത്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? തത്രാഹ സദൃശം അനുരൂപം ജ്യേഷ്ഠതി ജ്യേഷ്ഠം കരോതി. കസ്യാഹ സ്വസ്യാഹ സ്വകീയായ പ്രകൃതി. എല്ലാ ജീവന്മാരും സ്വസ്യാഹ സ്വകീയായ പ്രകൃതി, സ്വന്തം പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അനുരൂപം ജ്യേഷ്ഠതി ജ്യേഷ്ഠം കരോതി. എല്ലാ പ്രാണികളും എല്ലാ ജീവന്മാരും എല്ലാ മനുഷ്യരും അവനവന്റെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ആ പ്രകൃതി എന്ന് പറയുന്നത്? പ്രകൃതി നാമ പൂർവകൃത ധർമാധർമാദി സംസ്കാരാഹ വർത്തമാന ജന്മാദൗ അഭിവ്യക്താഹ. പൂർവകൃതമായ ധർമാധർമ്മങ്ങളിൽ നിന്നും ഉണ്ടായ പുണ്യപാപ സംസ്കാരം, ആ സംസ്കാരം അനന്തമായി അവന്റെ അന്തഃക്കരണത്തിൽ സഞ്ചയിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും വർത്തമാന ജന്മാദു അഭിവ്യക്ത, ഈ ജന്മത്തിൽ പ്രകടമായത്, അതാണ് പ്രകൃതി. ഈ ജന്മത്തിലേക്ക് ആവശ്യമായത് അവിടെ നിന്നും പ്രകടമാകുന്നു. അതാണ് ജീവപ്രകൃതി എന്ന് പറയുന്നത്, സപ്രകൃതി. ആ പ്രകൃതിക്ക് അനുരൂപമായി സർവരും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതി അനുകൂലമായാലേ ഭഗവാൻ പറയുന്നതിനനുസരിച്ച് ഒരാൾക്ക് നീങ്ങാൻ പറ്റൂ എന്നർത്ഥം. പ്രകൃതി പ്രതികൂലമാണെങ്കിൽ ഞാൻ പ്രകൃതിക്കനുസരിച്ച് നീങ്ങും. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? പൂർവ സംസ്കാരം. അപൂർവ സംസ്കാരത്തിന്റെ ദൃഢമായ ശക്തമായ സ്വാധീനം ആണ് ഇതിലെ ഏറ്റവും മുഖ്യമായ നിർണായകമായ ഘടകം എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ പ്രകൃതിയെ അതിജീവിക്കാൻ സാധ്യമല്ല ഒരു ജീവന്. തസ്യാഹ സദൃശമേവ സർവോ ജന്തുഹുർ ജ്ഞാനവാനപി ജ്യേഷ്ഠതെ പറയും. സർവപ്രാണികളും ആ പ്രകൃതിയെ അനുസരിച്ച് തന്നെ പോകേണ്ടി വരുന്നു. വിശേഷ പറയുന്നു ജ്ഞാനവാനപി കിംബലർ മൂർഖ, വിവേകിയും ആ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ മൂർഖന്റെ കാര്യം അവിവേകിയുടെ കാര്യം പറയാനുണ്ടോ എന്നാണ്. വളരെ പണിപ്പെട്ട് വിവേകത്തെ ആർജിച്ച് ജ്ഞാനലബ്ധി നേടിയ ഒരു മഹാനും ഈ പ്രകൃതി അനുസരിച്ചേ പറ്റൂ, സ്വന്തം പ്രകൃതി അനുസരിച്ചേ പറ്റൂ. ആ പ്രകൃതിക്ക് വിധേയമാണ് അയാളുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം. എന്ന് പറയുമ്പോൾ ആ ജീവന്റെ മേൽ പ്രകൃതിക്കുള്ള ശക്തമായ സ്വാധീനത്തെ കുറിച്ച് പറയുകയാണ്. സാധാരണ ഒരുവന്റെ ഒരു മൂർഖന്റെ പ്രകൃതിയെ കുറിച്ച് പറയാനുണ്ടോ എന്നാണ്. അപ്പൊ ചോദിക്കും, മൂർഖനും അവിവേകിയും വിവേകിയും തമ്മിൽ വ്യത്യാസമില്ലെന്നാണോ പറയുന്നത്? വ്യത്യാസമില്ലെന്നല്ല, വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? വിവേകിയുടെ പ്രകൃതി വിവേകമുള്ള പ്രകൃതിയായിരിക്കും. അവിവേകിയുടെ പ്രകൃതി എന്ന് പറയുന്നത് അതില്ലാത്തതായിരിക്കും. അതാണ് വ്യത്യാസം. ആ പ്രകൃതിയിൽ വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ വിവേകമെന്നും അവിവേകമെന്നും പറയുന്നത്. അപ്പോ തത്വജ്ഞാനി തന്റെ വിവേകയുക്തമായ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, തത്വജ്ഞാനിയിൽ വിവേകമില്ലെന്നല്ല പറയുന്നു. സ്വന്തം പ്രകൃതിയെ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനിയുടെ പ്രകൃതി എന്ന് പറയുന്നു. അവിടെ പ്രകൃതി വിവേകരൂപത്തിൽ ജ്ഞാനരൂപത്തിൽ പരിണമിച്ചിരിക്കുകയാണ്. ആ പ്രകൃതിയെ ജ്ഞാനിക്കനുസരിച്ചേ പറ്റൂ. ജ്ഞാനിയുടെ വ്യവഹാരങ്ങളെല്ലാം ആ പ്രകൃതിക്ക് വിധേയമായിരിക്കുന്നു വെച്ചാൽ ആ വിവേകത്തിന് വിധേയമായിരിക്കും. എന്താ മറിച്ചത്? ജ്ഞാനിയുടെ യഥേഷ്ടാചരണത്തെക്കുറിച്ചല്ല പറയുന്നു. ജ്ഞാനിയുടെ പ്രകൃതി എന്താണ്? അത് ജ്ഞാനം തന്നെയാണ്, വിവേകം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഒരു ജ്ഞാനി ശമതപാതി സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ച്, തപസ്സുകളെല്ലാം അനുഷ്ഠിച്ച്, സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ച് ആ ജ്ഞാനിയുടെ പ്രകൃതിയെ സംസ്കരിച്ചിരിക്കുകയാണ്, സ്വന്തം പ്രകൃതി. അപ്പോൾ സംസ്കരിക്കപ്പെട്ട ഒരു പ്രകൃതിയാണ്, അതാണ് ജ്ഞാനിയുടെ പ്രകൃതി. അത് വിവേകപൂർണമായിരിക്കും, വിവേകയുക്തമായിരിക്കും. അതിന് വിപരീതമായി വരാമെന്നുള്ള എല്ലാത്തിനെയും മുമ്പ് തന്നെ എന്ത് ചെയ്തു? ജ്ഞാനി പരിചയിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ധർമാധർമ്മ വിവേകപൂർവകമായ അനുഷ്ഠാനങ്ങളിലൂടെയും സാധന സമ്പത്തിയിലൂടെയും ജ്ഞാനി തന്റെ പ്രകൃതിയെ പരിഷ്കരിച്ചു കഴിഞ്ഞു. അപ്പൊ ജ്ഞാനിയുടെ പ്രകൃതി അത് ശുദ്ധമായിരിക്കും, സാത്വികമായിരിക്കും, വിവേകപൂർണമായിരിക്കും. അങ്ങനെയുള്ള പ്രകൃതിയെ അനുസരിക്കാൻ ജ്ഞാനി ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനിക്ക് ദുർമാർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. യഥേഷ്ടാചരണം ജ്ഞാനിക്ക് സാധ്യമല്ല. അപ്പോൾ ഒരാൾ ദുർമാർഗിയായിരിക്കുകയാണ്, അയാൾ അവകാശപ്പെടുകയാണ്, ഞാൻ ജ്ഞാനിയാണ്, പക്ഷെ എൻ്റെ പ്രകൃതി എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സിദ്ധാന്തമല്ല. ജ്ഞാനിയിൽ അങ്ങനെ ഒരു പ്രകൃതി നിൽക്കാൻ വഴിയില്ല. എന്തുകൊണ്ട്? ജ്ഞാനാർജനത്തിനുള്ള സാധനകൾ എന്ന് പറയുന്നത് അയാളുടെ ദുർവാസനകളെ നശിപ്പിക്കുന്നതും സത്വ പ്രകൃതിയെ വർദ്ധിപ്പിക്കുന്നതുമാണ്. അങ്ങനെ ഒരു അല്ലെങ്കിൽ അവിടെ ജ്ഞാനിയില്ല. അതുകൊണ്ട് ജ്ഞാനിക്ക് പോലും തന്റെ പ്രകൃതിയെ അതിജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ജ്ഞാനിയാണ്, പക്ഷേ എന്റെ പ്രകൃതി മോശമാണ് എന്നൊരാൾക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടും കൂടെ സമന്വയിക്കില്ല. മോശമായ പ്രകൃതിയുള്ളവൻ ജ്ഞാനിയല്ല. കാരണം അത് ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഈ ശ്ലോകത്തെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രകൃതി ജ്ഞാനമാനവേ, ജ്ഞാനവാനും കൂടി സ്വന്തം പ്രകൃതിയെ വഴിപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ഈ കൊള്ളരുതായ്മകളെല്ലാം എന്നിൽ നിന്ന് വന്നത്, അല്ലാതെ എന്നിൽ ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ല. നിങ്ങളെ ക്ഷമിക്കണം എന്ന് പറയുന്നവരുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. പ്രകൃതി ആരായാലും അനുസരിച്ചേ പറ്റൂ. അപ്പം ജ്ഞാനിയുടെ പ്രകൃതി സാത്വികമായതുകൊണ്ട്, ജ്ഞാനിക്ക് ആ പ്രകൃതിയെ അനുസരിക്കേണ്ടി വരുന്നത് കൊണ്ട് ജ്ഞാനിക്ക് ദുർമാർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല, ആ പ്രകൃതി അനുവദിക്കുന്നില്ല. അതിനുള്ള ആഗ്രഹം ജ്ഞാനിയിൽ വരുന്നില്ല, ജ്ഞാനിക്കത് പോകാനും കഴിയത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയും ആ പ്രകൃതിക്ക് അധീനനാണ്. തന്റെ സാത്വികമായ പ്രകൃതിക്ക് വിധേയനാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ജ്ഞാനിയിൽ നിന്നും ഒരിക്കലും വരത്തില്ല. അപ്പോൾ ജ്ഞാനിക്ക് ഒരു തരത്തിലുള്ള പ്രമാദങ്ങളും ലേശം പോലും സംഭവിക്കത്തില്ലേ എന്ന് ചോദിക്കും. പൂർണ്ണം പൂർണ്ണത അതുണ്ടാകുമോ എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തന്നെ പുണ്യപാപ സമ്മിശ്രമാണ്. പുണ്യം മാത്രമുള്ള ഒരു അന്ധകരണത്തിൽ നിന്ന് മനുഷ്യ ശരീരത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പാപം മാത്രമുണ്ടെങ്കിലും പറ്റത്തില്ല. പുണ്യം വർദ്ധിച്ചാൽ തന്നെ ദേവശരീരമാണ്, പാപം വർദ്ധിച്ചാൽ പക്ഷിമൃഗാദികളുടെ വൃക്ഷലതാദികളുടെ ശരീരം. പാപപുണ്യ സമ്മിശ്രമായിട്ടാണ് മനുഷ്യ ശരീരം വരുന്നത്. അതിൽ പുണ്യം അധികരിച്ചു വരുമ്പോൾ അവന് ആധ്യാത്മിക വാസന ഉണ്ടാകുന്നു. ആധ്യാത്മിക സാധനയിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ മനുഷ്യജന്മത്തിൽ സഹജമായി കിട്ടിയ പാപ വാസനകളെ പാപ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനപ്രാപ്തിക്ക് തടസ്സമായി വരുന്ന പാപസഞ്ചയത്തെ നശിപ്പിക്കുന്നതിനാണ് യമനിയമാദി സാധനങ്ങളെല്ലാം സാധുകാനുഷ്ഠിക്കുന്നത്. അപ്പം ജ്ഞാനത്തിന് തടസ്സമായി വരുന്ന പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിച്ചാലും ഈ ശരീരധാരണത്തിന് നിമിത്തമായിരിക്കുന്ന പാപലേശം അതനുവർത്തിക്കും. അതനുവർത്തിക്കുന്നത് വരെ ശരീരം നിലനിൽക്കും, അല്ലെങ്കിൽ ശരീരം നിലനിൽക്കുന്നതിന് അതും ആവശ്യമാണ്. പക്ഷെ അത് പ്രബലമല്ല, അത് ജ്ഞാനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതല്ല. അത് ജ്ഞാനിയുടെ വിവേകത്തെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമല്ല. വിവേകത്തിന് തടസ്സമാകാനോ വിവേകത്തെ നശിപ്പിക്കുന്നതിനോ പര്യാപ്തമല്ല. അതിനെ പാപലേശമെന്ന് പറയും. അതെന്തിനു വേണ്ടിയുള്ളത്? ഈ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ പാപലേശം ആണ് ആ പൂർണതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അതിനാണ് നമ്മൾ പ്രാരബ്ധം എന്ന് പറയുന്നത്. അതൊരിക്കലും ജ്ഞാനിയെ ദുർവ്യവഹാരത്തിലേക്ക് തള്ളിവിടുന്നതല്ല. എന്തുകൊണ്ട്? ജ്ഞാനിയിൽ പുണ്യവൃദ്ധി ഉള്ളതുകൊണ്ട്, ജ്ഞാനിയിൽ സാത്വിക ഭാവങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ അപരിഹാര്യമായിരിക്കുന്ന പാപലേശം ഒരിക്കലും ജ്ഞാനിയെ ദുരാചരണത്തിലേക്ക് തള്ളിവിടുന്നില്ല. അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് പാപാചരണം ഒരിക്കലും ജ്ഞാനിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല, അത് സംഭവിക്കുന്നില്ല. ദുരാചാരങ്ങൾ മഹാത്മാക്കളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതല്ല, അത് സംഭവിക്കത്തില്ല. അതിനൊന്നുള്ള നിമിത്തങ്ങൾ അവിടെയില്ല. അതുകൊണ്ടാണ് അവർ ധർമ്മപ്രവർത്തകർ എന്ന് പറയുന്നത്. സദ്ധർമ്മത്തെ സ്വയം ആചരിക്കുന്നു, മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കുന്നു. സ്വയം ആചരതേ, സ്വയം ആചരിക്കുന്നു. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ പ്രകൃതി അവിടെ സാങ്കേതികമായി നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ പാപലേശമുണ്ട് എന്ന് അംഗീകരിച്ചാൽ തന്നെയും ഒരിക്കലും അത് ദുരാചാരത്തിന് ഹേതുവാകുന്നതല്ല. സദാചാരം സദ്ധർമ്മം മാത്രമേ ആ പ്രകൃതിയിലുണ്ടാകൂ. അതുകൊണ്ട് ജ്ഞാനിയും തൻ്റെ പ്രകൃതിയെ അനുസരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജ്ഞാനി ഒരിക്കലും ദുരാചാരത്തിലേക്ക് പോകാൻ പോകുന്നില്ല, ജ്ഞാനിക്ക് അതിന് പോകാൻ കഴിവില്ല എന്തുകൊണ്ട് പ്രകൃതി അതിനെ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനവാനവി, ആ ജ്ഞാനവാനും കൂടി സ്വന്തം പ്രകൃതിയെ അനുസരിക്കുന്നു എന്ന് പറയുന്നു. മറ്റുള്ളവരാണെങ്കിലോ, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു മൂർഖന്മാര്, യാതൊരു വിവേകമില്ലാത്തവർ, അവരുടെ പ്രകൃതി പാപ ബാഹുല്യമുള്ളതായിരിക്കും. അവിടെ പാപത്തിനായിരിക്കും മുൻതൂക്കം. അവർ പാപകർമ്മങ്ങളിലേർപ്പെടുന്നു. അവര് ഭഗവാന്റെ ഉപദേശത്തെ നിന്ദിക്കുന്നു, അനുസരിക്കുന്നില്ല. തസ്മാത് പ്രകൃതിയും യാന്തി. അതുകൊണ്ട് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനി ആയിക്കൊള്ളട്ടെ അജ്ഞാനി ആയിക്കൊള്ളട്ടെ, പ്രകൃതിയും അനുഗച്ഛന്തി, പ്രകൃതിയെ അനുസരിച്ച് പോകുന്നു. പ്രകൃതിക്കനുസരിച്ചേ പോകാൻ കഴിയുന്നുള്ളൂ. ഭൂതാനി പ്രാണിനഹ, പ്രാണികളെല്ലാം, എല്ലാ പ്രാണികളും പ്രകൃതിയെ അനുസരിക്കുകയാണെങ്കിൽ പിന്നെ സാധനങ്ങൾക്കെല്ലാം എന്താ സ്ഥാനം എന്ന് ചൊല്ലി ചിന്തിക്കും. പ്രകൃതിയിലുള്ളതല്ലേ സംഭവിക്കത്തുള്ളൂ. പിന്നെ സാധനങ്ങൾ കൊണ്ട് പ്രകൃതി എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് ചൊല്ലി ചിന്തിക്കും. അപ്പൊ പ്രകൃതിക്കനുസരിച്ച് പോവുക എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ ഈ നിയമം പറഞ്ഞല്ലോ, ഈ നിയമം പ്രകൃതിക്ക് ഇങ്ങനെ ഒരു ശക്തി വിശേഷം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഈശ്വരന്റെ നിയമമാണ്. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ഈശ്വരന്റെ നിയമമാണ്. പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഈശ്വര നിയമമാണ്. ഈശ്വരന്റെ നിയമത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രകൃതി. അപ്പൊ പ്രകൃതിയെ പൂർണ്ണമായും അനുസരിക്കേണ്ടി വരുമ്പോൾ ഒരു ജീവന്റെ പരിശ്രമം, ആ പരിശ്രമത്തിന് എങ്ങനെ ഫലം ഉണ്ടാകും? കാരണം പ്രകൃതിക്കനുസരിച്ചല്ലേ എന്ന് ചിലർ ചിന്തിച്ചു പോകും. അപ്പോ ജീവന്റെ പ്രവൃത്തിക്ക് ഫലമുണ്ടാകുക, പൗരുഷ പ്രവൃത്തിക്ക് ഫലമുണ്ടാകുക, പൗരുഷത്തിന് ഫലമുണ്ടാകുക എന്ന് പറയുന്നതും ഈശ്വരന്റെ പ്രകൃതിയാണ്. എന്നുവെച്ചാൽ അതും ഈശ്വരന്റെ നിയമമാണ്. അതുകൊണ്ട് ജീവന്റെ സാധനയ്ക്കും ഫലമുണ്ട്. എന്തുകൊണ്ട്? അത് പ്രകൃതിക്ക് വിരുദ്ധമായ ഒന്നല്ല, ഈശ്വര പ്രകൃതിക്ക് വിരുദ്ധമായ ഒന്നല്ല, അതുകൂടി ചേരുന്നതാണ് ഈശ്വര പ്രകൃതി. എന്നുവെച്ചാൽ ഈശ്വരൻ അത് അനുവദിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കാനും ഫലത്തെ ഉണ്ടാക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും ഈശ്വരന്റെ നിയമത്തിൽ പെടുത്തിയിരിക്കുകയാണ് ജീവന് വേണ്ടി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതായത് ഈശ്വരസൃഷ്ടമായ ജീവപ്രകൃതിയിൽ ശരീരം, മനസ്സ്, ബുദ്ധി, കർണങ്ങൾ ഇതിനെല്ലാം സജ്ജമാക്കി വിവേകത്തെ കൊടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അതിനുള്ള ഫലത്തിനുള്ള നിയമങ്ങളും ഈശ്വരൻ തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈശ്വര പ്രകൃതി ഇതിനൊന്നും വിരുദ്ധമായതല്ല, ഇതെല്ലാം കൂടെ ചേർത്താണ് ഈശ്വര പ്രകൃതി എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധനയ്ക്ക് ഫലമുണ്ട്. പ്രകൃതിക്ക് വിധേയമാണ് എന്ന് പറയുമ്പോൾ ഇതൊന്നും പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങളല്ല, ഇതിനെല്ലാം ഫലമുണ്ട്, അതും കൂടെ ചേർന്നാണ് പ്രകൃതി. അതുകൊണ്ട് അവിടെയും ഒരു വിപരീത ചിന്തയ്ക്ക് പ്രസക്തിയില്ല, സ്ഥാനമില്ല. ഇതെല്ലാം ഈശ്വര നിയമത്തിൽപ്പെടുന്നത് തന്നെയാണ്. അതിനെ അംഗീകരിക്കുകയും അതിനനുസരിക്കുകയും ചെയ്യുന്നവനാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സാധകൻ എന്ന് പറയുന്നത്. അല്ല, അവിടെ വിപരീതമായി ചിന്തിക്കുന്നവനല്ല. ഭൂതാനി പ്രാണിനഹ യാന്തി അനുഗച്ഛന്തി. സർവപ്രാണികളും ഈ പ്രകൃതിയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടെന്ത് വരുന്നു? നന്ദിഗ്രഹ നിഷേധരൂപ കിം കരിഷ്യതി മമവാ അന്യസ്യവാ. ഈ പ്രകൃതിയെ ആർക്ക് നിഷേധിക്കാൻ കഴിയും? ആരുടെ പ്രകൃതിയെയും ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. പ്രകൃതിക്ക് അനുസരിച്ച് പോകുന്നു. അത് ഇതിന്റെ തുടക്കം എവിടെയാണ്? ഇതിന്റെ തുടക്കത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് വർത്തമാന ജന്മത്തിലാണ്. വർത്തമാന ജന്മത്തിൽ, അതാണ് ഇവിടെ പറഞ്ഞത്, പൂർവകൃത ധർമാധർമാദി സംസ്കാര വർത്തമാന ജന്മാതു അഭിവ്യക്ത എന്ന് പറഞ്ഞതാണ്. ഈ ജന്മത്തിൽ ഈ ശരീരധാരണത്തിൽ പ്രകടമായതാണ് ആ പ്രകൃതി. അവിടെ മുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പൂർവ്വജന്മങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധ്യമാണ്. ഭാവിയെക്കുറിച്ചും ഏറെക്കുറെ അത് അജ്ഞേയമാണ്. അപ്പോൾ ഈ ജന്മത്തിന് തുടക്കത്തിൽ ഇതാരംഭിച്ചു കഴിഞ്ഞാണ്. അവിടെ ഏത് പ്രകൃതിയാണോ ഒരുവിനിൽ പ്രകടമായി വരുന്നത്, ആ പ്രകൃതിക്കനുസരിച്ചായിരിക്കും അവന്റെ ജന്മാന്തം വരെയുള്ള കാര്യങ്ങൾ. ആ പ്രകൃതി അവനനുസരിച്ചേ പറ്റും. അപ്പോൾ അതിൽ സദ്വാസനകളാണെങ്കിൽ അവൻ ഇതിൽ താല്പര്യമുണ്ടാകും. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അവിടെ പ്രകടമായി വന്നത് ദുർവാസനകളാണെങ്കിൽ ഇതിൽ താല്പര്യം വരത്തില്ല, വേറെ വഴിക്ക് പോകും. അങ്ങനെ പ്രകടമായിരിക്കുന്ന ആ പ്രകൃതിയെ ആര് നിയന്ത്രിക്കും? അതിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്ന്. ഈശ്വരൻ എന്തായാലും നിയന്ത്രിക്കത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചു വെച്ചതാണ്. ഇങ്ങനെയൊരു നിയമത്തെ ചെയ്തിരിക്കുന്ന ഈശ്വരനാണ്. അപ്പൊ താൻ തന്നെ ഉണ്ടാക്കിയ നിയമത്തെ താൻ തന്നെ ധിക്കരിക്കത്തെ പ്രശ്നമില്ല. പിന്നെ മറ്റാർക്കും അതിന് കഴിവുള്ളത്? ഈശ്വരന്റെ നിയമത്തെ മാറ്റിമറിക്കാൻ ജീവന് കഴിവില്ല. അതാണ് നിഗ്രഹ കിം കരിഷ്യതി. ഇതിനെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. സർവജീവന്മാരും അല്ലെങ്കിൽ ശരീരത്തോടുകൂടിയിരിക്കുന്ന സർവരും ഈ പ്രകൃതിയുടെ നിയമത്തിന് അധീനരാണ്, വിധേയരാണ്. അതിനനുസരിച്ച് പോയേ പറ്റൂ. ഒരു തത്വജ്ഞാനി തന്റെ തത്വബോധം കൊണ്ട് നമ്മളെല്ലാം അതിക്രമിച്ചിരിക്കുന്നു എങ്കിലും ആ തത്വജ്ഞാനിയുടെ ബാഹ്യ വ്യവഹാരങ്ങൾ, ബാഹ്യതലങ്ങളിൽ ഈ പ്രകൃതി അനുസരിച്ചേ പറ്റൂ. വിശപ്പ് വന്ന ആഹാരം കഴിക്കണം, വിശപ്പിന് ആഹാരത്തിന് പകരം മറ്റെന്തെങ്കിലും കഴിച്ചാൽ പറ്റത്തില്ല. ഇപ്പൊ ശരീരത്തിൽ ക്ഷുത് പിപാസാദികൾ, വിശപ്പും ദാഹവും പോലെയുള്ള വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി ചെയ്യണം. അപ്പൊ ഇതൊക്കെ ബാഹ്യമായ പ്രകൃതി നിയമങ്ങളാണ്. ഈ പ്രകൃതി നിയമങ്ങളെ തത്വജ്ഞാനിക്ക് പോലും അനുസരിക്കേണ്ടി വരുന്നു. ശരീരം ഇരിക്കുക, ശരീരത്തിന് ക്ലേശങ്ങൾ വരിക, അതിന് പ്രതിവിധികൾ ചെയ്യേണ്ടി വരിക, ശരീരപീഡകൾ അനുഭവിക്കേണ്ടി വരിക, ലോകത്തിന്റെ നിന്ദയും സ്തുതിയും ഒക്കെ സ്വീകരിക്കേണ്ടി വരിക, ത്യജിക്കേണ്ടി വരിക, ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് ഈ ബാഹ്യപ്രകൃതിയിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുവോ അതിനെയെല്ലാം അതേപടി സ്വീകരിക്കാൻ തത്വജ്ഞാനിയും ബാധ്യസ്ഥനാണ്. തത്വജ്ഞാനി ഇതിന് അതീതനായിരിക്കുന്നത് സ്വന്തം വിവേകം കൊണ്ട് ഇതിനെ അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ ബാഹ്യമായി ഇതിനെ അനുസരിച്ച് നിൽക്കുന്നു. അപ്പൊ തത്വജ്ഞാനിയിലും ഇതിനെ നിഗ്രഹിക്കാൻ ആരുമില്ല, ആർക്കും സാധ്യമല്ല. സ്വയം അല്ലെങ്കിൽ ഈശ്വരൻ അജ്ഞന്റെ കാര്യം പറയാനില്ല. അജ്ഞൻ ഇതിനെല്ലാം പൂർണ്ണമായും വഴിപ്പെട്ട് ഇതിന് കീഴടങ്ങി ഇതിനധീനനായി അജ്ഞനും ജീവിക്കുന്നു. അതുകൊണ്ട് ആ പ്രകൃതിയുടെ ശക്തി അത്രയും വലുതാണ്. അത് ജന്മാദിയിൽ എങ്ങനെ പ്രകടമാകുന്നു അതിനനുസരിച്ച് മുമ്പോട്ട് പോകും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അവന്റെ ജന്മഗുണമാണതെന്ന് പറയും, മാറത്തില്ല, അതനുസരിച്ച് പോകും. അപ്പോൾ സദ്വാസനയോടുകൂടി ഒരുവൻ ജനിക്കുകയാണ്, അതുകൂടി അവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഈ പറയുന്ന ഈശ്വരന്റെ വചനം കേട്ടാലും അതിനനുസരിച്ച് മുമ്പോട്ട് പോകത്തുള്ളൂ. അവൻ അതോടുകൂടി അല്ല വന്നതെങ്കിൽ അത് കേട്ടാലും അവൻ അതോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏതിനാണോ പ്രാബല്യം അതിനനുസരിച്ച് പോകും. അതിനെ പിന്തുടർന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരാൾക്ക് ആധ്യാത്മിക ജിജ്ഞാസയുണ്ടാവും. ആധ്യാത്മിക ജിജ്ഞാസ അത് കാരണമുണ്ട്, അവൻ്റെ പ്രകൃതിയാണ്. അവൻ്റെ പ്രകൃതിയിലുള്ള പുണ്യമാണ് ആ ജിജ്ഞാസ ഉണ്ടാക്കുന്നത്. അവൻ ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് പോകും. അതും ആ പുണ്യം അവനെ സഹായിക്കുന്നുകൊണ്ടാണ്. പക്ഷെ ആ പുണ്യം ദുർബലമാണ്, അത് ഫലം കൊടുത്ത് തീർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശേഷിക്കുന്ന പാപമായിരിക്കും. ആ പാപം വർദ്ധിച്ചു വരികയാണെങ്കിൽ അവനെന്ത് ചെയ്യുന്നു, ആ മാർഗം ഉപേക്ഷിച്ചു പോകും. അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. പ്രകൃതിയെ മാറ്റിമറിക്കാൻ ഭഗവാൻ തന്നെ പറയുന്നു, നിഗ്രഹ കിം കരിഷ്യതി, ഈ നിയമത്തെ ഉല്ലംഘിക്കാൻ ആർക്കാണ് കഴിയുന്നത്? എന്തുകൊണ്ട്? തന്റെ തന്നെ നിയമമാണ്. അതുകൊണ്ട് നമ്മൾ കാണാറുണ്ടല്ലോ, പലരും സന്യാസം സ്വീകരിക്കുന്നു, ബ്രഹ്മചാരിയാകുന്നു, ആശ്രമത്തിൽ കഴിയുന്നു, ഉപദേശം കൊടുക്കുന്നു, ഗുരുക്കന്മാരാകുന്നു, പിന്നെ ഇതെല്ലാം അഴിച്ചു പറക്കി കെട്ടി വന്ന വഴിക്ക് തന്നെ നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ആൾക്കാർ ഞെട്ടിപ്പോവും, ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ മഹാന്മാരാണെന്ന് കരുതിയിരുന്നവരെല്ലാം യാത്രയാകുന്നു. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നാളെ? നമ്മൾ ഈ വഴിക്ക് തന്നെ പോവും എന്നൊക്കെ ചിന്തിക്കും. നമ്മുടെ മുമ്പേ നടന്നവർ പോയ വഴിയാണ് സാധാരണ പിമ്പേ നടക്കുന്നവരും പോകേണ്ടതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത്തരം അപകടങ്ങളൊക്കെ നമുക്കും പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും. പറ്റിക്കൂടാന്നില്ല, പറ്റാം, പറ്റാതെയും ഇരിക്കാം. ഇതിനേക്ക് നിയന്ത്രിക്കുന്ന ആര്? അവനവന്റെ പ്രകൃതിയാണ്. അവനോട് പറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഒരാളങ്ങനെ പോയി എന്ന് കരുതി വിലപിക്കേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. അതവന്റെ പ്രകൃതി, അവന്റെ പ്രകൃതിയാണ് അവനവിടെ കൊണ്ട് എത്തിച്ചത്. ആദ്യം സന്യാസം, പിന്നീട് ഗൃഹസ്ഥാശ്രമം, പിന്നെ ഇത് രണ്ടുമല്ലാത്ത അവസ്ഥ ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ സംഭവിക്കാറുണ്ട്, ധാരാളം സംഭവിക്കുന്നത് കാണുന്നുണ്ട്. നമ്മളെവിടെ പോയാലും കാണാം ഇതല്ല. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇതൊക്കെ അവന്റെ പ്രകൃതി. പുണ്യം വർദ്ധിച്ചപ്പോൾ അവൻ ഇതിന് താല്പര്യമുണ്ടായി, ഇതിലേക്ക് വന്നു. വീണ്ടും പാപം അധികരിച്ചപ്പോൾ അവൻ വേറെ വഴിക്ക് പോയി. ഇതിന് ഒരിക്കലും നമ്മൾ ഒരു ജീവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവൻ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ കരുതാൻ പാടില്ല. കാരണം ഇതെവിടെയും സംഭവിക്കും. എന്തുകൊണ്ട്? പ്രകൃതി അവനെ ഇങ്ങനെ നടത്തിക്കുന്നതാണ്. ഒരുപക്ഷെ അവന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ടായിരിക്കും അത് പോകുന്നു. എന്നാലും പ്രകൃതി അനുസരിച്ച് മതിയാവും, പ്രകൃതിക്കനുസരിച്ച് പോകുന്നതാണ്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ അതിനുള്ള ഈശ്വരാനുഗ്രഹം വേണം. അതാണ് പുണ്യം എന്ന് പറയുന്നത്. ഈശ്വരപ്രസാദം വേണം. അതില്ലാതെ അതിന്റെ കുറവ് കൊണ്ട് അത് സംഭവിക്കും. ഗുരുകൃപ എന്നെല്ലാം പറയുന്ന അതാണ്. അതുള്ളവർക്ക് മാത്രമേ വലിയ തട്ടലും മുട്ടലും എന്ന് വെക്കാതെ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാത്ത പക്ഷം വീണു പോകും. പിന്നെ വീണിടത്ത് നിന്ന് എണീറ്റ് മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം എന്ന് കരുതിയാൽ മതി, അതൊരു കഴിവെന്ന് കരുതുന്നുണ്ട്. ഇത് കഴിവിനെ ആശ്രയിച്ചുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വീണു പോകുന്നത് ആരുടെയും കുറ്റമല്ല. ഏത് വൻപനും വീഴാമെന്നുള്ള ഒരു വഴിയാണത്. വീഴാത്തവൻ മിടുക്കനാണെന്നും കരുതണ്ട. അവന്റെ മിടുക്ക് ഏത് സമയവും വീണുപോകാം. എന്തുകൊണ്ട്? പ്രകൃതിയുടെ സ്വാധീനം, പ്രകൃതിയുടെ ശക്തി അത്രയും വലുതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത്, നിഗ്രഹ കിം കരിഷ്യതി, ഇതിനെ നിഗ്രഹിക്കാൻ ആർക്കാണ് ശക്തിയുള്ളത്? ഈശ്വരന്റെ അലംഘനീയമായ ഈ നിയമത്തെ ലംഘിക്കാൻ ഒരു ജീവപ്രകൃതിക്കും സാധ്യമല്ല. എത്ര വലിയ സാധകനായാലും എത്ര വലിയ തത്വജ്ഞാനിയായാലും ഇതിനനുസരിച്ച് പറ്റൂ എന്നുള്ള ഒരു പ്രകൃതി നിയമത്തെ, ഈശ്വര നിയമത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്നുവെച്ചാൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അഹങ്കരിച്ചു പോകും. അവന്റെ സാധന അവൻ അഹങ്കാരത്തെ ഉണ്ടാക്കും, അവന്റെ അറിവ് അഹങ്കാരത്തെ ഉണ്ടാക്കും, അവന്റെ അനുഷ്ഠാനങ്ങൾ, യോഗമോ ഭക്തിയോ കർമ്മമോ ജ്ഞാനമോ എന്ത് തന്നെയാലും ശരി, അത് അഹങ്കാരത്തെ ഉണ്ടാക്കും. അവനറിയാതെ തന്നെ അതൊക്കെ ഉണ്ടാക്കും. താൻ എന്തൊക്കെയാണ്, തനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ധരിച്ചു പോകും. പക്ഷേ ഏത് നിമിഷവും പതനം സംഭവിക്കാം എന്നുള്ള കരുതലോടുകൂടി തന്നെ ഒരുവൻ ഉണർന്നിരിക്കണം, ശ്രദ്ധയോടുകൂടി. അത് ബോധിപ്പിക്കാനാണ് ഈ പ്രകൃതിയുടെ ഈ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്, ശക്തിയെക്കുറിച്ച് പറയുന്നത്. ഇതിനെ തന്നെയാണ് വേറെ സന്ദർഭങ്ങളിൽ മായ എന്നും പറയുന്നത്. വാസ്തവത്തിൽ അതിനെ ആരും തന്നെ അതിജീവിക്കുന്നില്ല. പൂർണ്ണമായി ആർക്കും അതിജീവിക്കാൻ സാധ്യമാണ്, ശരീരമുള്ളിടത്തോളം കാലം എന്നുള്ളൊരു തത്വത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലാർക്കും അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നും ഇവിടെ ശേഷിപ്പിച്ചിട്ടില്ല എന്നൊരു സത്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മമവ അന്യസ്യവ, ആർക്കും ആരുടെ പ്രകൃതിയും ഇല്ലാതാക്കാൻ സാധ്യമല്ല, ഇതിന് വിധേയനായി തന്നെ ജീവിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനാണ് ജ്ഞാനവാൻ അഭി എന്ന് പറഞ്ഞത്. സാധാരണക്കാരന്റെ കാര്യം പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സദൃശം സ്വസ്യാഹ പ്രകൃതേഹി സദൃശം, സ്വന്തം പ്രകൃതിക്കനുസരിച്ച് ജ്ഞാനവാൻ അഭി ചേഷ്ടതേ, ജ്ഞാനി കൂടി പ്രവർത്തിക്കുന്നു. ഭൂതാനി പ്രകൃതിം യാന്തി, ഭൂതാനി ജീവന്മാർ, പ്രകൃതിം യാന്തി പ്രകൃതിയെ അനുസരിക്കുന്നു. നിഗ്രഹ കിം കരിഷ്യതി, കിം നിഗ്രഹ കരിഷ്യതി, പ്രകൃതിയുടെ നിഗ്രഹം കിം കരിഷ്യതി, ആർക്കും സാധ്യമല്ല. ആര് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സാധ്യമല്ല. പ്രകൃതിയെ ഉല്ലംഘിക്കുന്നതിന് ആരും ശക്തരല്ല. ജ്ഞാനവും വിവേകവും ഒന്നും ഭക്തിയും ഒന്നും തന്നെ അതിന് പര്യാപ്തമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേത് തൗഹ്യസ്യ പരിപന്ഥിനോ യദി സർവോ ജന്തുരാത്മനഃ പ്രകൃതി സദൃശമേവ ചേഷ്ടതേ നജ പ്രകൃതി ശൂന്യഃ കശ്ചിദസ്തി തഥാ പുരുഷകാരസ്യ വിഷയ അനുപത്തേഹി ശാസ്ത്ര ആനർത്ഥക്യപ്രാപ്തവും ഇതം ഉച്ചതി. ഇവിടെ സാധാരണ നമുക്ക് വരാമെന്നുള്ള ഒരു സംശയമാണ് ചോദിക്കുന്നത്. സർവോ ജന്തുഹു, എല്ലാ പ്രാണികളും ആത്മനഹ പ്രകൃതി സദൃശമേവ ചേഷ്ട, സ്വന്തം പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നജ പ്രകൃതി ശൂന്യ കസ്ഥിരസ്ഥി, പ്രകൃതിയില്ലാത്ത ഒരുവനുമില്ല. ജീവനുണ്ടെങ്കിൽ ജീവപ്രകൃതിയുമുണ്ട്. സർവരും പ്രകൃതിയെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തഥ പുരുഷകാര്യസ്യ വിഷയാനുപദ്ധേഹി, പുരുഷ പ്രവൃത്തിക്ക് പിന്നെ ഇടമില്ലാതെ വരും. പ്രകൃതിക്കനുസരിച്ച് പോകുന്നെങ്കിൽ പൗരുഷത്തിന് സ്ഥാനമില്ലാതെ വരും. പിന്നെ എന്തിനു പ്രവർത്തിക്കണം? എല്ലാവരും പറയും പ്രകൃതിക്കനുസരിച്ച് പോകും, താനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്താലും അതുകൊണ്ട് വിശേഷമില്ല. കാരണം എന്തുകൊണ്ട്? പ്രകൃതിക്കനുസരിച്ചേ സംഭവിക്കത്തുള്ളൂ. ശാസ്ത്ര ആനർത്ഥയ്ക്ക് പ്രാപ്തു. അപ്പൊ ശാസ്ത്രം പറയുന്നു ഇത് ചെയ്യണം, ഇന്നത് ചെയ്ത് ഇന്നത് നേടണമെന്നൊക്കെ പറയുന്നു. അതൊന്നും ചെയ്തൊന്നും നേടേണ്ട കാര്യമില്ല, പ്രകൃതിക്കനുസരിച്ച് സംഭവിച്ചോളും, ശാസ്ത്രങ്ങളെല്ലാം വ്യർത്ഥമായി തീരും. ഇങ്ങനൊരു ദോഷം വരും, ശാസ്ത്ര ആനർത്ഥയ്ക്ക് പ്രാപ്തു. പൗരുഷത്തിന് പ്രയോജനമില്ലാതെ വരും, ശാസ്ത്രത്തിന് പ്രയോജനമില്ലാതെ വരും, ഉപദേശങ്ങളെല്ലാം വ്യർത്ഥമായി തീരും. ഇതമുച്ചതേന് പറയുന്നു എന്താണ്? ഇന്ദ്രിയസ്യ അർത്ഥേ സർവേന്ദ്രിയാണാം അർത്ഥേ ശബ്ദാദി വിഷയേ ഇഷ്ടേ രാഗു അനിഷ്ടേ ദ്വേഷ ഇത്യേവം പ്രതി ഇന്ദ്രിയാർത്ഥേ രാഗദ്വേഷോ അവശ്യം ഭാവിനോ. ഈശ്വരന്റെ പ്രകൃതി ഈശ്വരൻ സജ്ജമാക്കിയിരിക്കുന്ന എങ്ങനെയാണ്? അങ്ങനെ ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യ അർത്ഥേ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാതിന്റെ വിഷയങ്ങളിൽ, എങ്ങനെ കണ്ണിന് രൂപത്തിൽ, ചെവിക്ക് ശബ്ദത്തിൽ, നാക്കിന് രുചിയിൽ, അങ്ങനെ സർവേന്ദ്രിയാണാം അർത്ഥേ ഇന്ദ്രിയാദി വിഷയെ അവയുടെ വിഷയങ്ങളിൽ, എങ്ങനെ ഇഷ്ടേ രാഗു മനസ്സിന് ഏത് വിഷയത്തോടാണോ ഇഷ്ടം തോന്നുന്നത് അതിൽ രാഗമുണ്ടാകും. അനിഷ്ടേ ദ്വേഷ ഏതിനോടാണോ ദ്വേഷം തോന്നുന്നത് അവിടെ വിദ്വേഷമുണ്ടാകും. ഇത്യവും പ്രതി ഇന്ദ്രിയാർത്ഥേ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രതി ഇന്ദ്രിയാർത്ഥേ ഓരോരോ ഇന്ദ്രിയ വിഷയങ്ങളിലും രാഗദ്വേഷവും അവശ്യം ഭാവിനും, രാഗദ്വേഷങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ അവശ്യം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു നിയമമാണ്, ഈശ്വരീയമായ നിയമം. ഇഷ്ടമുള്ളിടത്ത് രാഗം തോന്നുന്നു, ഇഷ്ടമില്ലാത്തടത്ത് വെറുപ്പ് തോന്നുന്നു. തത്രായം പുരുഷകാരസ്യ ശാസ്ത്രാർത്ഥസ്യ വിഷയോച്ചതേ, ഇങ്ങനെ ഇരിക്കെ പ്രകൃതിയുടെ നിയമം ഇങ്ങനെ ഇരിക്കെ ശാസ്ത്രത്തിന്റെ പുരുഷപ്രയത്നത്തിന്റെ ഏകനില എവിടെയാണ്? അത് പറയുന്നു. എന്താണ്? ശാസ്ത്രാർത്ഥേ പ്രവൃത്ത പൂർവമേവ രാഗദ്വേഷയോർ വശന്ന ആഗച്ഛേ. അതാണ് ഇവിടെ പറയുന്നു. ശാസ്ത്രാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവൻ, ശാസ്ത്രത്തെ മനസ്സിലാക്കി ശാസ്ത്രം നിർദ്ദേശിക്കുന്ന സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്താണ്? രാഗദ്വേഷയോഹു വശന്നാകച്ചേ, രാഗദ്വേഷങ്ങൾക്ക് അധീനനാകരുത്. രാഗദ്വേഷങ്ങൾക്ക് അവിടെയാണ് പുരുഷപ്രയത്നത്തിന്റെ സ്ഥാനം, അതിനധീനനാകരുത്. പ്രകൃതിയിൽ ഇതെല്ലാം ഒരുക്കിയിരിക്കുകയാണ്, പക്ഷെ അതിന് വിധേയനാകരുത്. യാഹി പുരുഷസ്യ പ്രകൃതി സ രാഗദ്വേഷ പുരസ്സരായവ സ്വകാര്യേ പുരുഷം പ്രവർത്തയതി പറയുന്നു. പുരുഷന്റെ പ്രകൃതി എന്ന് പറയുന്നത് രാഗദ്വേഷത്തെ മുൻനിർത്തിയാണ് ഓരോരോ വിഷയങ്ങളിലേക്ക് പുരുഷനെ പ്രവർത്തിപ്പിക്കുന്നത്, ജീവനെ. പുരുഷൻ എന്ന് വെച്ചാൽ ജീവൻ. ആ ജീവന്റെ പ്രകൃതി ആ രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അത് രാഗദ്വേഷത്തെ മുൻനിർത്തി അത് പ്രവർത്തിക്കുന്നു. അപ്പൊ എന്തുവരുന്നു? സദാ സ്വധർമ്മ പരിത്യാഗ പരധർമാനുഷ്ഠാനം ഭവതി. ആ രാഗദ്വേഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അർജുനന് സംഭവിച്ചതിന് സംഭവിക്കും സ്വധർമ്മ പരിത്യാഗം പരധർമാനുഷ്ഠാനം. സ്വധർമ്മമായ യുദ്ധത്തെ ഉപേക്ഷിക്കുന്നു, പരധർമ്മമായ ഭിക്ഷാജീവനം സ്വീകരിക്കുന്നു. ഇത് സംഭവിക്കും. എന്തുകൊണ്ട്? അവിടെ രാഗദ്വേഷങ്ങളാണ് അതിന് പ്രേരകമായിരിക്കുന്നത്. ഇതിനധീനനാകരുത് എന്നാണ്. പ്രകൃതി അങ്ങനെയാണെങ്കിൽ അതിനധീനമാകത്തില്ല എന്ന് ചോദിക്കും. പ്രകൃതി എല്ലാത്തിനും സഹായകമാണ്, അതിന് അധീനനാകാതിരിക്കുന്നതിനും പ്രകൃതി സഹായിക്കും, അതിനധീനനാകുന്നതിനും സഹായിക്കുന്ന പ്രകൃതി തന്നെ, രണ്ടിനും പ്രകൃതിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, യഥാ പുന രാഗദ്വേഷവും തത് പ്രതിപക്ഷേണ നിയമയേരി തഥാ ശാസ്ത്രദൃഷ്ടിരേവ പുരുഷോ ഭവതി ന പ്രകൃതിവശ. ഇപ്പൊ ഈ രാഗദ്വേഷങ്ങളിലേക്ക് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രകൃതിയുണ്ടല്ലോ, അതുപോലെ തന്നെ ശാസ്ത്രദൃഷ്ടിയെ നൽകുന്ന ഒരു പ്രകൃതിയുണ്ട്. അതിനെ അവലംബിക്കാനാണ് പറയുന്നത്, യഥാ പുന രാഗദ്വേഷു തത് പ്രതിപക്ഷേണ നിയമയതി. രാഗദ്വേഷങ്ങൾ ആ ജീവനെ നിയന്ത്രിക്കുന്നു, വിരുദ്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ തഥാ ശാസ്ത്രദൃഷ്ടിരേവ പുരുഷോഭോതി. അതിന് വിപരീതമായി അവൻ പ്രവർത്തിപ്പിക്കണം. എങ്ങനെ? ശാസ്ത്രദൃഷ്ടിയെ ആശ്രയിച്ച്. അങ്ങനെ ഒരു പ്രകൃതിയുണ്ട്, ആ പ്രകൃതി അവലംബിക്കണം. എന്ന പ്രകൃതിവശ, അല്ലാതെ രാഗദ്വേഷങ്ങൾക്ക് അധീനമായ പ്രകൃതിക്ക് അധീനനാകരുത്. എന്നുവെച്ചാൽ പ്രകൃതി എല്ലാറ്റിനും ഉണ്ട് എന്നർത്ഥം, ഏതിനും പ്രകൃതി കൂട്ടിനേക്ക്. ശാസ്ത്രദൃഷ്ടിക്ക് വേണ്ട പ്രകൃതിയുമുണ്ട്, രാഗദ്വേഷങ്ങൾക്ക് വേണ്ട പ്രകൃതിയുമുണ്ട്. പുരുഷൻ എന്ത് ചെയ്യണം? അതിനുള്ള സ്വാതന്ത്ര്യം ഈ പ്രകൃതി നിയമത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ശാസ്ത്രദൃഷ്ടിയെ അവലംബിക്കണം, ശാസ്ത്രദൃഷ്ടിയായി തീരണം പുരുഷൻ എന്നർത്ഥം. അങ്ങനെ തസ്മാ തയോഹോ രാഗദ്വേഷിയോർ വശം നാഗച്ച്, രാഗദ്വേഷങ്ങൾക്ക് അധീനനാകരുത് എന്നാണ്. അപ്പൊ രാഗദ്വേഷങ്ങൾക്ക് അധീനനാകണം എന്ന് നിർബന്ധമുള്ളവൻ അപ്പോൾ ചോദിക്കും, എന്താണ് ആ രാഗദ്വേഷങ് ങ്ങൾക്ക് അധീനൻ ആകുന്ന പ്രകൃതിയുള്ളപ്പോ എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് ചിന്തിക്കും. മറിച്ച് രാഗദ്വേഷങ്ങളെ അധീനൻ ആകണ്ട എന്ന് കരുതുന്നവൻ മറിച്ച് ചിന്തിക്കും, എങ്ങനെ ഈ പുരുഷ ശാസ്ത്രദൃഷ്ടി കൊണ്ടല്ലോ അതുകൊണ്ട് ഈ രാഗദ്വേഷങ്ങളെ അതിക്രമിക്കാമല്ലോ എന്ന് ചിന്തിക്കും. രണ്ടു തരത്തിലും ചിന്തിക്കാം, രണ്ടിനും പ്രകൃതിയുണ്ട്, രണ്ടിനുമുള്ള പ്രകൃതി ജീവനിലുണ്ട്. ഒരു കൂട്ടർ എങ്ങനെ ചിന്തിക്കുന്നു? വശംവദനാകാൻ ആണ് എന്റെ പ്രകൃതി എന്നെ പ്രേരിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാനതിന് വശംവദനായല്ലേ പറ്റും, എന്റെ പ്രകൃതി അങ്ങനെയുള്ളതാണല്ലോ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടർ ചിന്തിക്കുന്നു, അതും പ്രകൃതി തന്നെ. വേറൊരു കൂട്ടർ എങ്ങനെ ചിന്തിക്കുന്നു? രാഗദ്വേഷങ്ങളുണ്ട്, പക്ഷേ ശാസ്ത്രദൃഷ്ടിയെ അവലംബിച്ച് ഇതിനെ അതിക്രമിക്കണമെന്ന് ചിന്തിക്കുന്നു. ഇതും പ്രകൃതിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ പറയുന്ന രാഗദ്വേഷങ്ങളെ അതിക്രമിക്കുന്നതിന് ശാസ്ത്രദൃഷ്ടിയെ സ്വീകരിച്ച്, എന്നുവെച്ചാൽ ശാസ്ത്രം ബോധിപ്പിക്കുന്നു ഈ രാഗദ്വേഷങ്ങൾ ഇത് അപകടകരമാണ്, ഇതിന് വശപ്പെടാൻ പാടില്ല എന്നെല്ലാം ബോധിപ്പിക്കുന്നു. അപ്പൊ ഈ ബോധനങ്ങളെ സ്വീകരിച്ച്, അല്ലെങ്കിൽ ഈ ബോധനങ്ങൾക്ക് അനുകൂലമായ പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട് ഈ രാഗദ്വേഷങ്ങളെ താൻ അതിക്രമിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നു, ആ പ്രകൃതി അവലംബിക്കുന്നു. എന്നുവെച്ചാൽ ഇത് രണ്ടിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനെ എങ്ങനെ ഒരുവൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരുവൻ ചിന്തിക്കുന്നു ഇതൊന്നും എനിക്ക് അനുകൂലമല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ വഴിക്ക് പോകും. അല്ല, ഇതെല്ലാം എനിക്ക് അനുകൂലമാണ് എന്നൊരാൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ പ്രകൃതി എനിക്ക് അനുകൂലമാണ്, ശാസ്ത്രദൃഷ്ടിയിലൂടെ എനിക്ക് ഈ ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ അവൻ രക്ഷപ്പെടും, അത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അല്ല, അതിൽ വിപരീത ചിന്തയുമായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാണ് ശാസ്ത്രദൃഷ്ടി എന്ന് പറയുന്നത്, അതിനെ സ്വീകരിക്കണം. തസ്മാ തയോഹു രാഗദ്വേഷിയോർ വശം നാഗച്ചേ. അതുകൊണ്ടിവിടെ അർജുനനോട് പറയുന്നു, രാഗദ്വേഷങ്ങൾക്ക് വശംവദനായാണ് നീ ഇപ്പോ പരധർമ്മത്തെ സ്വീകരിക്കാൻ ഒരുമ്പെട്ടത്, ഇതാണ് എന്റെ പ്രകൃതി എന്ന് പറഞ്ഞ് നീ ഇതിൽ ഇരിക്കരുത്. നിന്നെ തന്നെ മറ്റൊരു പ്രകൃതിയുണ്ട്, എന്താണ്? ശാസ്ത്രദൃഷ്ടി. ഇതിനെ അതിജീവിക്കുന്നതിനുള്ള ഉപായങ്ങൾ നിന്നെ ബോധിപ്പിക്കുന്നു. ആ ഒരു പ്രകൃതിയെ നീ അവലംബിച്ച് ഈ രാഗദ്വേഷങ്ങൾക്ക് അധീനനാകാതിരിക്കുക. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെ ഒരു പ്രകൃതി ഇല്ലെങ്കിലോ? അത് വിപരീത ചിന്ത. അങ്ങനെ ഒരു വിപരീത ചിന്ത കൊണ്ട് ഇതിനൊന്നും നേടാനില്ല. അങ്ങനെ ഒരു പ്രകൃതി ഉണ്ട് ഇവിടെ, പ്രകൃതിയിൽ രണ്ടുമുണ്ട്. ആ പ്രകൃതിയെ നമ്മൾ അവലംബിച്ചാൽ മാത്രം മതി. അതാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകത്തെ അവലംബിച്ച് ഈ രാഗദ്വേഷങ്ങൾക്ക് നീ അധീനനാകരുത്. യഥ തൗഹ്യസ്യ പുരുഷസ്യ പരിബന്ധിനോ ശ്രേയോ മാർഗസ്യ വിഘ്നകർത്താരോ തസ്കരോ യുവപഥി. വഴിയിൽ എങ്ങനെയാണോ കള്ളന്മാർ സർവവും അപഹരിച്ച് യാത്രയെ മുടക്കുന്നത്, അതുപോലെ ശ്രേയോ മാർഗസ്യ അശ്രേയോ മാർഗത്തിലേക്ക് പോകുന്ന ഒരു സാധകന് വിഘ്നകർത്താരോ, വിഘ്നത്തെ ഉണ്ടാക്കുന്നവയാണ് ഈ രാഗദ്വേഷങ്ങൾ. ഇതിനെ ശാസ്ത്രം ബോധിപ്പിക്കുന്നതാണ്. പരിബന്ധനം, ഇത് ശത്രുക്കളാണ്. രാഗദ്വേഷങ്ങളാണ് ഈ ശ്രേയോ മാർഗത്തിലെ കള്ളന്മാര്, ജീവന്. ഇത് ശാസ്ത്രം നമ്മളെ മനസ്സിലാക്കി തരുന്നു. ആ പ്രകൃതിയെ സ്വീകരിക്കുക എന്നാ പറയുന്നു സാധകൻ. അങ്ങനെ ഒരു പ്രകൃതിയെ സ്വീകരിച്ചിട്ട്, അങ്ങനെ ഒരു പ്രകൃതിയെ സ്വീകരിക്കുന്നതിനും പ്രകൃതി അനുകൂലമാകണ്ടേ എന്ന് സംശയദൃഷ്ടിയോടുകൂടി സാധകൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ അവിടെ സാധന മുന്നോട്ട് പോകത്തില്ല. മറിച്ച് ആ പ്രകൃതി, അങ്ങനെ ഒരു പ്രകൃതി ഉണ്ട്, അതിനെ അയാൾ സ്വീകരിക്കുന്നു, അവിടെ സംശയിച്ചിരിക്കുന്നില്ല. ഈ രാഗദ്വേഷങ്ങളെ ഒഴിവാക്കുന്ന പ്രകൃതി സ്വീകരിക്കുന്നു. ഈ രാഗദ്വേഷങ്ങൾ ശ്രേയോമാർഗത്തിൽ വിഘ്നത്തെ ഉണ്ടാക്കുന്നവരാണ്, അവർ കള്ളന്മാരെ പോലെയാണ്, അവർ യാത്രയെ മുടക്കുന്നവരാണ് എന്ന് വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞ് ആ പ്രകൃതി അനുസരിക്കുന്നു. അപ്പോൾ പ്രകൃതിയും യാന്തിഭൂതാനി, ആ ഒരു പ്രകൃതിയാണ് അയാൾ അനുസരിക്കുന്നത്. അങ്ങനെ അയാൾ ശ്രേയോമാർഗത്തിൽ മുന്നോട്ട് പോകുന്നു. അവിടെയാണ് പുരുഷപ്രയത്നം. അപ്പോൾ പുരുഷപ്രയത്നത്തിൻ്റെതായ ഒരു പ്രകൃതിയും ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പറയുന്നത് പോലെ എല്ലാം വിധിക്ക് വിടുന്നതന്നെ ഇവിടെ ചെയ്യും. വിധിയിൽ തന്നെ പുരുഷപ്രയത്നവും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തയോർനവശമാകച്ച് അതിനധീനനാകരുത് രാഗദ്വേഷങ്ങൾക്ക്. അതാണ് നിന്റെ മുഖ്യ ശത്രുക്കൾ എന്നിവിടെ പറയുകയാണ്. എന്തുകൊണ്ട് അർജുനൻ ഇവിടെ ശത്രുക്കളായി കാണുന്നത്? തന്റെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ഭീഷ്മദ്രോണാദികളെയാണ് പറയുന്നു. അവർ നിന്റെ താത്കാലിക ശത്രുക്കളാണ്. നാളെ അവരെ മിത്രങ്ങളായി തീരാം. മുമ്പ് അവർ മിത്രങ്ങളായിരുന്നു ഭീഷ്മദ്രോണാദികൾ. പക്ഷെ ഇവിടെ പറയുന്ന ശത്രുക്കൾ, യുദ്ധം ചെയ്യേണ്ടതായ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് രാഗവും ദേഷ്യവുമാണ്. നിത്യശത്രുക്കളാണ്. അവരോടാണ് നീ മുഖ്യമായി യുദ്ധം ചെയ്യേണ്ടത്, മാനസികമായി. മറ്റത് ബാഹ്യമായി ചെയ്യുന്ന യുദ്ധമാണ്. ഇത് മനസ്സിൽ നടത്തുന്ന യുദ്ധമാണ്. അതിനധീനമാകാതിരിക്കുക, അതാണ് അവിടുത്തെ യുദ്ധം. തയോർണവശമാകച്ച് അതിനൊരിക്കലും നീ അധീനനാകരുത്. ആ ഒരു പ്രകൃതിയെ അവലംബിച്ച് ഈ വിഘ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നാണ് ഇനി പറയും. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യതി. മച്ചിത്തനായിരിക്കുന്നവൻ സർവന്റെ അനുഗ്രഹം കൊണ്ട് തരണം. അങ്ങനെ തരണം ചെയ്യുന്നതിനുള്ള ഒരു പ്രകൃതിയും ഒരു നിയമവും ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നിന്റെ വാസ്തവത്തിലുള്ള ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് ബാഹ്യമായ യുദ്ധം നിപ്പുണ്ട് അർജുനന്റെ മുമ്പിൽ. പക്ഷെ അതിലും മുഖ്യമായി തന്റെ മനസ്സിൽ തന്നെയാണ്, മനസ്സ് തന്നെയാണ് യുദ്ധരംഗം. തൗഹ്യസ്യ പരിബന്ധനവും, ഈ രാഗവും ദേഷ്യവുമാണ് മുഖ്യ ശത്രുക്കൾ. അവരെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകത്തിൽ നോക്കുക. ഇന്ദ്രിയസ്യ, ഇന്ദ്രിയത്തിന്, ഇന്ദ്രിയങ്ങൾക്ക്, ഇന്ദ്രിയസ്യാർത്ഥേ ഇന്ദ്രിയ വിഷയങ്ങളിൽ ശബ്ദസ്പർശ അതിവിഷയങ്ങളിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതമായിരിക്കുന്നു, നിശ്ചിതമായിരിക്കുന്നു. അനുകൂലമായതിൽ രാഗം, പ്രതികൂലമായതിൽ ദ്വേഷം, ഇത് നിശ്ചിതമായിരിക്കുന്നു. തയോഹോ വശം ന ആഗച്ഛേ, തയോഹോ അവയ്ക്ക് രാഗദ്വേഷങ്ങൾക്ക് വശം ന ആഗച്ഛേത്, ഒരിക്കലും അധീനനാകരുത്, ഒരിക്കലും കീഴ്പ്പെട്ടു പോകരുത്. തൗ ആ രാഗദ്വേഷങ്ങളാണ് അസ്യ ഈ ശ്രേയോ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവന് പരിബന്ധനവും ശത്രുക്കളായിരിക്കുന്നത്. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന വശമാഗച്ഛേ തൗഹ്യസ്യ പരിപന്ധിനോ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മസ്വനിഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ഭാഷ്യം തത്ര രാഗദ്വേഷ പ്രയുക്തോ മന്യതേ ശാസ്ത്രാർത്ഥമപി അന്യത. ഈ രാഗദ്വേഷങ്ങളുടെ പ്രേരണ കൊണ്ട് അതിന് അധീനനായി പോയവൻ ശാസ്ത്രാർത്ഥത്തെ, ശാസ്ത്ര താല്പര്യത്തെയും അന്യതാ മന്യതേ അവൻ മറിച്ച് കരുത്. ശാസ്ത്രത്തിന്റെ താല്പര്യത്തിലും അവന് വിപരീത ബുദ്ധി വരും. എങ്ങനെ? പരധർമ്മോപി ധർമ്മത്വാത് അനുഷ്ഠേയവ. അവനെങ്ങനെയാണ് ചിന്തിക്കുന്നത്? പരധർമ്മം അർജുനനെ സംബന്ധിച്ചിടത്തോളം ഭിക്ഷാടനം, അതും ധർമ്മത്വം, അത് അതും ഒരു ധർമ്മമാണല്ലോ. അത് ശാസ്ത്രം അനുവദിച്ചിട്ടുള്ള കാര്യമാണ് ഭിക്ഷാടനം. യതി ധർമ്മം, അത് അനുഷ്ഠേയേവ, അത് അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. എന്റെ കർത്തവ്യം അതാണ്. സന്യാസധർമ്മമാണ്, കർമ്മത്യാഗമാണ് എന്ന് ചിന്തിച്ചു പോവും. എന്തുകൊണ്ട്? രാഗദ്വേഷങ്ങൾ കൊണ്ട്. തദസത്, അത് ശരിയല്ല, അത് അസംബന്ധമാണ്. എന്തുകൊണ്ട് പറയുന്നു? ശ്രേയാൻ പ്രശസ്യ തരഹ സ്വധർമ്മ സ്വധർമ്മോ വിഗ്നോവി. ഇവിടെ അർജുനനോട് പറയുകയാണ്, നിന്റെ ധർമ്മം അതാണ് ഏറ്റവും നല്ലത്. എന്താണ്? ക്ഷാത്രധർമ്മമായിരിക്കുന്ന യുദ്ധം, സ്വധർമ്മ വിഗ്നോവി. അതിൽ കുറച്ച് ന്യൂനതകൾ വന്നാൽ, ന്യൂനതകൾ വരിക എന്ന് പറഞ്ഞാൽ അർജുനന് ഒരുപാട് ആശങ്കകൾ പറഞ്ഞു. അത് ഹിംസയാണ്, ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കൊല്ലുന്നതാണ്, നരകം ഉണ്ടാകും, വർണ്ണസങ്കരമുണ്ടാകും, കുലക്ഷയമുണ്ടാകും, കുലധർമ്മങ്ങൾ നശിക്കും. അങ്ങനെ ഒരുപാട് വിഗുണങ്ങൾ അതിൽ പറഞ്ഞു. ആ സ്വധർമാനുഷ്ഠാനത്തിൽ പറയുന്നു, സ്വധർമ്മത്തിൽ സ്വധർമ്മം വിഗുണമാണെങ്കിലും അതിൽ ന്യൂനതകളുണ്ടെങ്കിലും വിഗത ഗുണോപി അനുഷ്ഠീയമാനഹ, നീ അത് അനുഷ്ഠിച്ച് തന്നെ തീരണം. പരധർമ്മ സ്വനിഷ്ഠിതാ സാദ്ഗുണ്യേന സമ്പാദിതാദപി. അർജുനൻ എന്താണ് കരുതുന്നത്? പരധർമ്മം അതെനിക്ക് നല്ലവണ്ണം അനുഷ്ഠിക്കാൻ കഴിയുമെന്നാണ്. എന്താണ്? ഭിക്ഷാജീവൻ, എനിക്കൊരു നല്ല സന്യാസിയാകാൻ കഴിയുമെന്നാണ് അർജുനൻ സ്വയം ധരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഹിംസാത്മകമായ യുദ്ധത്തെ ഉപേക്ഷിച്ചിട്ട് വൈഷ്യം ഭോക്തൃമർഹതി, ഞാൻ ആഗ്രഹിക്കുന്നത് യതി ധർമ്മത്തെയാണ്, ഭിക്ഷാജീവനത്തെയാണ്. അത് നല്ലവണ്ണം ചെയ്യാമെന്ന് അർജുനൻ കരുതുന്നു. അതുകൊണ്ട് പറയുന്നു, പരധർമ്മസ്വനിഷ്ഠിത, നീ നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടാൻ പോകുന്നതായ പരധർമ്മം ഭിക്ഷാജീവനം സാദ്ഗുണ്യേന ശമതമാതി സമ്പത്തോടുകൂടി ഭിക്ഷാധർമ്മത്തെ യതി ധർമ്മത്തെ ഞാൻ അനുഷ്ഠിക്കാം എന്ന് കരുതുന്നു. അങ്ങനെ നീ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ സമ്പാദിത അഭിസ് അങ്ങനെയുള്ള പരധർമ്മത്തെക്കാളും ഗുണപുഷ്കലമായ പരധർമ്മം ശമധമാദികളോടുകൂടി അർജുനൻ അനുഷ്ഠിക്കാൻ പോകുന്ന യതിധർമ്മം അതിനേക്കാൾ സ്വധർമ്മേ സ്ഥിത, നീ ധർമ്മത്തിൽ തന്നെ നിൽക്കുക, നിന്റെ ധർമ്മത്തിൽ തന്നെ നിൽക്കുക, അതിൽ നിധനം മരണമൊക്കെ ശ്രേയ. ചിലവ് മരിച്ചു തന്നിരിക്കും, യുദ്ധമാണ്, യുദ്ധത്തിൽ ചിലപ്പോൾ മരണമായിരിക്കും സംഭവിക്കുന്നത്. യുദ്ധമായതുകൊണ്ടാണ് അവിടെ മരണത്തെ എടുത്തു പറയുന്നത്. സ്വധർമ്മേ നിധനശ്ര, ഇതിനെക്കുറിച്ചും പറഞ്ഞു. യതിവാദിയേഹു, ചിലപ്പോൾ അവർ ഞങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അവരെ കൊല്ലും. അപ്പം മരണവും അവിടെ സംഭവിക്കാം എന്ന് പറയുന്നു. നീ നിന്റെ ധർമ്മത്തിൽ നിൽക്കുക, അതിൽ മരണമാണ് സംഭവിക്കുന്നതെങ്കിലും നീ സ്വീകരിക്കാൻ പോകുന്ന ഭിക്ഷാധർമ്മത്തെക്കാൾ എന്തായാലും അത് ശ്രേഷ്ഠമായിരിക്കും. പരധർമ്മേ സ്ഥിതസ്യ ജീവിത, നീ പരധർമ്മം സ്വീകരിച്ച് ഒരു സന്യാസിയായി ജീവിക്കുന്നതിനും ഭേദം ഈ യുദ്ധത്തിൽ മരിക്കുന്നതാണ് എന്നാണ്. എന്നുവെച്ചാൽ പലർക്കും സന്യാസിയായി ജീവിക്കുന്നതിനും നല്ലത് മരിക്കുന്നതായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നുവെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പറയുന്നില്ല, തൽക്കാലം അത് വേണ്ട. അർജുനോട് പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്ത് മരിക്കുക, അത് തന്നെയാണ് ശ്രേഷ്ഠം തന്നെ സംബന്ധിച്ച് സന്യാസിയായി ജീവിക്കുന്നതിനും. എന്നുവെച്ചാൽ ഗതികേട് കൊണ്ട് സന്യാസി ആകുന്നവരെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ആകുന്നതിനും നല്ലത് മരിച്ചു കളയുന്നതാണ്. സന്യാസത്തെ കൂടി അധപ്പതിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നതാണ്. കാരണം നീ മരിച്ചു കഴിഞ്ഞാൽ സന്യാസം അധപ്പതിക്കത്തില്ലല്ലോ, നീ അല്ലേ നശിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം നീ നശിക്കും, സന്യാസവും നശിക്കും, രണ്ടു നാശം വരും. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. പരധർമ്മോ ഭയാവഹ, നിന്റെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? അത് ഭയത്തെ ഉണ്ടാക്കും. എന്ത് നരകാദി ലക്ഷണം? നിന്റെ സന്യാസം എന്ന് പറയുന്നത് നിന്നെ നരകത്തിലെത്തിക്കും, മോക്ഷത്തിലേക്കല്ല. യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവാം, നരകത്തിനേക്കാൾ അത് ശ്രേഷ്ഠമാണ്. ഇവിടെ പറയുന്നു നരകാദി ലക്ഷണം ഭയം ആവഹതി, നരകം നരകഭയത്തെ ഉണ്ടാക്കും. അതാണ് പറയുന്നത്. ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് പ്രാപ്തിയില്ലാത്തവൻ, അതിന് യോഗ്യതയില്ലാത്തവൻ, അത് അർത്ഥനല്ലാത്തവൻ ആ യതി ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നരകത്തിൽ പോകും. വിധി മാത്രമാണ്, എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും അത് പറയുന്നു നരകമാണ് ഫലം. ഇങ്ങനെ എന്തുകൊണ്ട്? സന്യാസത്തെ നശിപ്പിച്ചതിന്റെ ശിക്ഷ കൂടി അവന് കിട്ടും. ആ ഒരു ശിക്ഷ കൂടി കിട്ടുമ്പോൾ അത് നരകമായിരിക്കുന്നത്. പരധർമ്മവും പ്രയാവഹം, ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിയാണ് ഇവിടുത്തെ ചർച്ച. സ്വധർമ്മമായ യുദ്ധമാണോ വേണ്ടത്, പരധർമ്മമായ സന്യാസമാണോ വേണ്ടത്, ഇതാണ് ഇവിടുത്തെ ചർച്ച. പരധർമ്മമായ സന്യാസത്തിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് കിട്ടുന്നത് നരകഫലമാണ് എന്നുകൊണ്ട്. നീ അതിന് അർഹനല്ല, യോഗ്യനല്ല. അതുകൊണ്ട് അവിടെ ചെന്ന് നീ നിന്നെ സ്വയം പതിപ്പിക്കും, സന്യാസത്തെ നശിപ്പിക്കും, സന്യാസത്തെ അത് പതിപ്പിക്കും. ഈ എല്ലാത്തിൻ്റെയും കൂടെ ശിക്ഷയായി നിനക്ക് കിട്ടുന്നത് നരകമായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്, സ്വധർമ്മമാണ്. പക്ഷെ അർജുനൻ കരുതുന്നത് എനിക്ക് പരധർമ്മമായ ധർമ്മ സന്യാസധർമ്മത്തെ നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റുമെന്നാണ്. ആർക്കും പരധർമ്മത്തെ സ്വനിശ്ചിതമാക്കാൻ പറ്റത്തില്ല, പരധർമ്മത്തെ നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. എന്നാലും ഭഗവാൻ എന്തുകൊണ്ടത് പ്രത്യേകം എടുത്തു പറയുന്നു? അർജുനൻ അതുകൊണ്ട് അർജുനൻ തുറന്നു പറഞ്ഞു, ഞാനൊരു നല്ല സന്യാസിയാകാനും അഹിംസാവ്രതത്തിൽ കുറച്ച് നിന്നൊരു നല്ല സന്യാസിയാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ നല്ലവണ്ണം നീ അനുഷ്ഠിക്കാൻ പോകൂ, അനുഷ്ഠിക്കാമെന്ന് കരുതുന്നതായ ആ സന്യാസധർമ്മം നിനക്ക് വാസ്തവത്തിൽ നരകത്തെ നൽകത്തുള്ളൂ. നിനക്ക് സാധ്യമല്ല, അർജുനന്റെ പ്രകൃതിയെ തിരിച്ചറിഞ്ഞിട്ട് യുദ്ധത്തിൽ ഹിംസിക്കുന്നത് അത് ധർമ്മത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അഹിംസയെ ഹിംസ അല്ലാതായിത്തീരും. പക്ഷെ സന്യാസത്തിൽ പോയി ഹിംസിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഹിംസ അല്ലാതാകത്തില്ല, നേരിട്ട് ഹിംസയായിത്തീരും. അതുകൊണ്ടാണ് നരകമെന്ന് പറയുന്നത്. മറ്റേ ഹിംസ സ്വധർമ്മമാണ്. പക്ഷെ ഹിംസ വാസന ഉള്ളവൻ സന്യാസത്തിൽ പോയാലും ഹിംസിക്കും. സന്യാസത്തിൽ പോയി ആരെ ഹിംസിക്കുന്നത്? മറ്റു സന്യാസിമാരെ ഹിംസിക്കും, നീ ബ്രഹ്മചാരികളെ ഹിംസിക്കും. ഈ ആശ്രമത്തിൽ വരുന്നവരെ ഹിംസിക്കും. ആരെങ്കിലും ഹിംസിച്ചേ പറ്റൂ, കാരണം അവന്റെ ഉള്ളിലിരിക്കുന്നത് ഹിംസാപ്രവണതയാണ്. ചുറ്റുപാടുള്ളവരെ ഹിംസിക്കും, സമൂഹത്തെ ഹിംസിക്കും. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും? യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലുന്നതിൽ നിന്നും, കാരണം ഇവിടെ സാധുക്കളെയാണ് ഹിംസിക്കുന്നത്, മറ്റങ്ങനെയല്ല, ദുഷ്ടന്മാരെയാണ് ഹിംസിക്കുന്നത്. സന്യാസി ഹിംസിച്ച ആരെയായിരിക്കും അവന് ഹിംസിക്കാൻ കിട്ടുന്നത്? സാധുക്കളായിരിക്കും. അപ്പോ അത് നരകമുണ്ടാക്കുമെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. പരധർമ്മം ഭയാവഹ, അതുകൊണ്ട് പറയുന്നു ഒരിക്കലും അതിന് അർഹതയില്ലാത്തവൻ അതിലേക്ക് ഇറങ്ങി പുറപ്പെടരുത്, അത് കൊണ്ട് അവന് നരകമേ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും അത് നല്ലവണ്ണം അനുഷ്ഠിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. സ്വനുഷ്ഠിതാൽ പരധർമ്മാ, സ്വനുഷ്ഠിതാൽ പരധർമ്മ, നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്നതായ പരധർമ്മത്തെക്കാൾ വിഗുണ സ്വധർമ്മോ ശ്രേയഃ, ന്യൂനതയുള്ള സ്വധർമ്മം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് സ്വധർമ്മേ നിധനം ശ്രേയഃ, സ്വധർമാനുഷ്ഠാനത്തിൽ മരണമാണ് ശ്രേഷ്ഠം. പരധർമ്മോ ഭയാവഹ, പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നു, നരക അനുഭവത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സുനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. ഇതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സാധാരണ കലാചാര്യന്മാരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവരവരുടെ വർണ്ണത്തിൽ അവരുടെ കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കണം, മറ്റു തൊഴിലുകളൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും തൊഴിൽ നല്ലവണ്ണം ചെയ്താലും നരകത്തിൽ പോകും, അതുകൊണ്ട് താൻ ഏത് കുലത്തിൽ ജനിച്ചോ ആ കുലത്തിലെ പണികൾ മാത്രമേ ചെയ്യാവൂ, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അർജുനന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് ഒന്ന് ഭിക്ഷാധർമ്മം, ഒന്ന് യുദ്ധധർമ്മം, സ്വധർമ്മം. ഇതിലേതാണ്? മറ്റൊന്ന് നല്ലവണ്ണം അനുഷ്ഠിക്കാമെന്ന് അർജുനൻ കരുതുന്നു, അങ്ങനെ ഒരു മാനസിക ഭാവന അർജുനനുള്ളതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. അതേസമയം അനുഷ്ഠിക്കേണ്ടതായ ധർമ്മത്തിൽ വൈകുണ്ഠ്യമുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ അതിൽ ന്യൂനതകളുണ്ടെങ്കിലും അതനുഷ്ഠിക്കുന്നതാണ് നല്ലത് എന്ന് ഈ സന്ദർഭം അനുസരിച്ച് ആണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മറ്റ് പലരും വ്യാഖ്യാനിച്ചിരിക്കുന്ന പോലെ അല്ല. ഇത്രയും പറഞ്ഞപ്പോൾ അർജുനൻ ഇവിടെ ചോദിക്കുന്നു, അതായത് ഇത്രയും ഉപദേശങ്ങളെല്ലാം ഭഗവാൻ അർജുനന് കൊടുത്തു. അർജുനന് കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. അർജുനൻ തന്നെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കുക. ഈ ഉപദേശമെല്ലാം കേട്ടിട്ടും വാസ്തവത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണം, വ്യാഖ്യാനം, അല്ലെങ്കിൽ ഒന്നുകൂടെ തെളിച്ചു പറയുക, അത്രയേ ഉള്ളൂ. പുതിയ കാര്യമൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇവിടെ അർജുനൻ ചിന്തിക്കുകയാണ്, ഇത്രയൊക്കെ ഉപദേശങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് നന്നാകുന്നില്ല? അർജുനന്റെ സ്വന്തം അനുഭവം അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കേട്ടിട്ട് എന്തുകൊണ്ട് എന്റെ ബുദ്ധി തെളിയുന്നില്ല? എന്തുകൊണ്ട് എനിക്കൊരു നിർണയത്തിലെത്താൻ കഴിയുന്നു? ഇതുവരെ അർജുനന് കഴിഞ്ഞിട്ടില്ല. ഈ ഉപദേശം നീണ്ടു നീണ്ടു പോകും, എന്നിട്ടും അർജുനന് അത് കഴിയുന്നില്ല. അവസാനം വിശ്വരൂപ ദർശനത്തിലെത്തുമ്പോഴാണ് അർജുനന് ചെറിയൊരു മാറ്റം വരുന്നത്. അതുവരെ അർജുനന്റെ ബുദ്ധിയും തെളിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് അടുത്ത്. അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാഷ്ണേയ ജലാധിപ നിയോജിത. Mm-hmm.